നമ്മൾക്ക് ചില വലിയ ആശയങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ കാണും. ഈ കാഴ്ചപ്പാടിനനുസരിച്ച് സമൂഹം നമ്മളോട് ഇടപെടണം എന്നും നമ്മൾ ആഗ്രഹിക്കരുത്. നടക്കുന്ന കാര്യമുണ്ട്. അതിന് ഏറ്റവും വലിയ അക്കാര്യത്തിൽ ഈ പറയുന്ന സോഷ്യൽ ബോണ്ടേജ് മനസ്സിലാക്കാത്ത ഒരാളാണ് നടരാജ ഗുരു. അത് ഗുരുവിന്റെ ശിഷ്യനെന്നുള്ളതിലേക്ക് അത് പറഞ്ഞേ പറ്റും. കാരണം നടരാജ ഗുരു അവിടെ എഴുതി വെച്ച എന്താണ്, SNDP കാരും ഇവിടെ കയറാൻ പാടില്ല. മനസ്സിലായ? അത് എഴുതി വെക്കുന്ന എന്തുകൊണ്ട്? SNDP എന്ന് പറയുന്ന ഒരു ജാതി സംഘടനയാണ്. അപ്പൊ ജാതി സംഘടന എന്ന് പറയുമ്പോ ഗുരു പറഞ്ഞ എന്താണ്, ആ ഗുരു പറഞ്ഞ ജാതി ഇല്ലായ്മയെ ഉൾക്കൊള്ളുന്നില്ല. അത് ഉൾക്കൊള്ളാത്തവരാണ്. അപ്പൊ അവരുമായിട്ട് എനിക്കൊരു ഇന്ററാക്ഷനും ഇല്ല, അവരുമായിട്ടൊന്നും പറയാനില്ല. അവർ ഗുരുവിനെ അനുസരിക്കാത്തവരാണ്, കേൾക്കാത്തവരാണ്. ഈ ഒരു രീതിയിലാണ് എഴുതി വെച്ചത്. അപ്പോ എന്താണ് പറയുന്നത്, നടരാജഗുരു പറയുന്നത് ആശയപരമായി ശരിയാണ്. സാമാന്യ ജനങ്ങൾ ഈ ജാതി വേണ്ടെന്നൊന്നും പറഞ്ഞ ആൾക്കാർ ഉൾക്കൊള്ളുന്നില്ല. പക്ഷെ അവിടെ ഈ നടരാജഗുരുവിന് വിട്ടുപോകുന്ന ഒരു കാര്യം എന്താണ്, ഈ ജാതി ഉള്ളവരടുത്താണ് ഗുരു ഇടപെട്ടത്. മനസ്സിലായോ? അല്ല, ജാതി ഇല്ലാത്ത ഒരാൾക്കാരുടെ അടുത്തല്ല ഗുരു ഇടപെട്ടത്, ജാതി ഉള്ളവരടുത്ത് തന്നെ ഇടപെട്ടത്. അപ്പോ ജാതി ഉള്ളവരടുത്താണ് ഇടപെടേണ്ടത്. അപ്പൊ ജാതി ഉള്ളവരടുത്ത് എങ്ങനെ ഇടപെടണമെന്നുള്ളത് ഗുരുവിനറിയാമായിരുന്നു, ശിഷ്യനറിയില്ല. അതാണ് എന്റെ വ്യത്യാസം. അതുകൊണ്ട് എന്ത് ചെയ്തു, വളരെ ഒരു ഹാർഡായിട്ടുള്ള ഒരു നിലപാടെടുത്ത്. അവരുമായിട്ടൊന്നും ഒരു ഇതുമില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ സ്വയം തന്നെ സമൂഹത്തിൽ നിന്ന് ആ സ്വയം തന്നെ അവിടെ നിന്ന് വിട്ടുപോവുകയാണ്, ഐസൊലേറ്റ് ചെയ്യാണ് സമൂഹത്തിൽ. സമൂഹമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല, സമൂഹത്തിനോടൊപ്പം നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു ഫിലോസഫർ എന്നുള്ള നിലയ്ക്ക് ഒഴിഞ്ഞിരുന്ന് പുസ്തകങ്ങൾ എഴുതാം, അതിൽ കുഞ്ഞൊന്നും സാധിക്കും. ഗുരു എന്ന് പറയുന്ന അങ്ങനെ ഒരു ഫിലോസഫർ എന്ന് പറഞ്ഞ് ഇരുന്ന് പുസ്തകം എഴുതിയ ആളല്ല. എഴുതിയ പുസ്തകങ്ങൾ തന്നെ തടിപ്പെട്ടിക്കകത്ത് വെച്ച് പൂട്ടി വെച്ചതേ ഉള്ളൂ, അതൊന്നും ഗുരു പുറത്തെടുത്തില്ല. പിന്നെ ഈ വൈദ്യപ്പെടുത്തി ഒരു തടിപ്പെട്ടിക്കകത്ത് അടച്ചു വെച്ചിരുന്ന ഞാൻ കണ്ടതല്ലേ, അതൊന്നും ഗുരു വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ഒന്നും. ഗുരു എവിടെയെങ്കിലും ഗുരുധർമ്മ പ്രതിസമയ ക്ലാസ് എടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോ അത് അല്ല ആൾക്കാരോട് ഗുരു പറഞ്ഞത്. പിന്നെ അടുത്ത് വന്ന ജിജ്ഞാസയുള്ള ചിലടത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ല ഗുരു. ആ ഗുരു എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ അവരോട് പറഞ്ഞ്, അവരോട് കുളിക്കാൻ പറഞ്ഞ്, ശിവലിംഗ സ്വാമികളെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു. ശിവലിംഗ സ്വാമികൾക്കൊക്കെ പറഞ്ഞു കൊടുത്തു. ആ കുറച്ച് അടുത്ത് വന്നവരടുത്തൊക്കെ കുറച്ച് സംസാരിച്ചു എന്നുള്ളതല്ലാതെ അതിന് ഗുരു അതല്ലല്ലോ ആവശ്യം. ജനങ്ങളെ കുളിപ്പിക്കുക എന്നുള്ളതല്ലേ ഗുരുവിന്റെ ആവശ്യം. എല്ലാരും കുളിച്ച് വൃത്തിയായി വരണം. അവരുടെ ഈ കടുത്ത വിദോസം ഈ പറഞ്ഞു കഴിഞ്ഞാ അവര് കേൾക്കൂ. അപ്പോ ഇവർക്ക് ജാതിയുണ്ട്, അതുകൊണ്ട് ഞാൻ അവരുമായിട്ട് സഹകരിക്കില്ല എന്നൊക്കെയുള്ള നിലപാടെന്ന് പറയുന്നത് എന്താണ്, അപ്പോ ജനങ്ങളുമായിട്ട് അകന്നു പോവുകയാണ്, ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. അത് ജനങ്ങളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാന്ന് വെച്ചാൽ രക്ഷപ്പെടുക, രക്ഷപ്പെടുകയല്ല, ഇവർ സ്വയം തന്നെ ഒരു ബാരിയർ ഉണ്ടാക്കിയിട്ട് അവര് വേറെ ഞാൻ വേറെ. കാരണം എനിക്കുള്ള ക്വാളിറ്റീസ് ഒന്നും അവർക്കില്ല. ഞാൻ അത് ശരിയാണ്, നടായൊരു ജാതി ഇല്ലാത്ത മനുഷ്യനായിരുന്നു, ലേശം പോലും ജാതി ചിന്തയില്ലാത്ത ആളായിരുന്നു. അത് ശരിയാണ്, ആ ഗുരുവിനും ഇല്ലായിരുന്നു. പക്ഷെ ഗുരു ജാതിയുള്ളവരോടായിട്ട് ഇടപെട്ട് നടായൊരു തയ്യാറായില്ല. ഇതാണ് ഈ എന്തിന്റെ അന്തരം, സോഷ്യൽ ഇന്റലിജൻസ്. സോഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം അവിടെ വരുന്നു. അത് നമുക്കും ഇല്ലാത്തവരാണ് എന്നാണ് ഞാൻ പറയുകയാണ്. നമുക്കുണ്ടെന്ന് അത് തന്നെ. അത് എന്ന് പറയുന്നത് ഇപ്പൊ ഒരാൾക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാം, മനസ്സിലാവും. ഇപ്പൊ ഞാൻ തീരുമാനിക്കുകയാണ് ഒരുത്തനും എന്റെ അടുത്ത് വരണ്ട, എല്ലാവരും ഞാൻ ഓടിക്കുന്നു. അതായത് കാശി താമസിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ കുറച്ച് ദൂരെ ഒരു ചെറിയ ശ്മശാനമുണ്ട്. ഈ ശ്മശാനത്തിൽ ഒരു സിദ്ധ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിരിക്കും. ഞങ്ങൾ രണ്ടു നേരം ഇവിടെ പോയി, പോകുമ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇയാള് പാർക്കല്ലെടുത്ത് എറിയും ചെല്ലുന്നവരെ. ശ്മശാനത്തിനകത്ത് അയാൾ ഇരിക്കുന്നു, ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ കല്ലെടുത്ത് എറിയും എന്ന് പറഞ്ഞു. ഞങ്ങൾ പേടിച്ചു പേടിച്ചാ പോയത്, സിദ്ധനാണല്ലോ ഒന്ന് കണ്ടുകളയാന്ന് വിചാരിച്ച്. അവര് പറയുന്നത് എറികൊണ്ടാ അനുഗ്രഹം എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്, കുറച്ച്, അധികം പേരൊന്നുമില്ല, കുറച്ചു പേരൊക്കെ പോകുന്നു. അപ്പോ ഞങ്ങള് പോയി, അയാളവിടെ ഇവിടെ നോയിക്കൊണ്ടിരിക്കുന്നു, അയാൾ ഒന്ന് ശ്രദ്ധിക്കുന്നൊന്നുമില്ല, കല്ലൊന്നും എടുത്ത് എറിഞ്ഞൊന്നുമില്ല, അയാൾ വേറെ എന്തോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇന്നലെ അടുത്ത് പോയില്ലേ, ഇനി അടുത്ത് ചെല്ലുമ്പോൾ അയാൾ ചാടി കയറി അടിച്ചാലോ. ഞാൻ പറയുമ്പോൾ അടുത്തൊന്നും പോണ്ട, കാരണം ഇതൊക്കെ എന്താണ്, കിളി പോയ സംഗതികളാണ്, കിളി പോയ സംഗതി എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പിന്നെ നമ്മള് ഞാൻ അറിയാം അടുക്കാനൊന്നും പോയില്ല, ഇനി പോകുന്നു. അപ്പൊ പിന്നെ പിന്നീട് ഞാൻ ആലോചിച്ചു, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അയാൾ മരിച്ചു. ഇയാളെ കൊണ്ട് ആർക്ക് ലോകത്തിന് എന്ത് ഗുണമുണ്ടായി? ഇയാളെ ഇന്ന് ആരറിയുന്നു? ഇയാളെ കുറിച്ച് ഇന്ന് ആര് പഠിക്കുന്നു? എന്തുകൊണ്ട് അയാൾക്ക് സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു സാമൂഹിക ബന്ധം അയാൾക്ക് ഉണ്ടായില്ല. ഈ പറയുന്ന സോഷ്യൽ ഇന്റലിജൻസ് ഇല്ലാത്ത അത് അയാളെ കുറ്റം പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അയാളെ കിളി പോയതാണ്, കിളി പോയ ഒരാൾക്ക് അത് ഉണ്ടാകത്തില്ല, അതുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് അപ്പോ അങ്ങനെ ഒരാൾക്ക് ഇരിക്കുക, അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം അത് അയാളുടെ ഒരു എന്താണ്, അയാളുടെ ഒരു സ്വഭാവ രീതിയാണ്. ഞാനിപ്പോ എന്റെ ഒരു സ്വഭാവ രീതി അനുസരിച്ച് ജീവിക്കുന്നത് അതെന്റെ രീതിയാണ്. പക്ഷെ അവിടെ ഒരു വലിയ അബദ്ധം ചെയ്യരുത്. എന്താണ് എന്താണ് ഇതാണ് ഗുരുവിന്റെ മാർഗം എന്ന് പറഞ്ഞ ആൾക്കാരെ പഠിപ്പിക്കരുത്, അവിടെയാണ് പൈസ പറ്റുന്നത്. മനസ്സിലായ? ഇങ്ങനെ ഇരിക്കുന്നതാണ് ഗുരുവിന്റെ രീതി. അപ്പൊ ഞാനാണ് ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ, അപ്പൊ ഗുരുവിന്റെ രീതി ഇതാണ് എന്ന് പറഞ്ഞ ആൾക്കാരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു പൈസ കാണും. അല്ല, അങ്ങനെ ഇരിക്കാൻ എന്നാണ്, എനിക്കിപ്പോ 24 മണിക്കൂർ മുറിയുടെ ചകത്തിരിക്കുക, അതെന്റെ ശീലം. ഞാൻ പറയാൻ പാടില്ല എന്താണ് ഇതാണ് ഗുരുവിന്റെ രീതി എന്ന് പറയാൻ പാടില്ല, അവിടെയാണ് ഈ കുഴപ്പം പറ്റുന്നത്. അപ്പൊ ഗുരുവിന്റെ ദർശനം ഇതാണ്. മനസ്സിലായോ? ഗുരുവിന്റെ ആശയം ഇങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നൊന്നും പറയാൻ പാടില്ല. ഇത് എന്റെ രീതി എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോ എന്താണ് ഈ ചെതലിന് പോലും ദഹിക്കാത്ത പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ട് പറഞ്ഞു മനസ്സിലായോ? എന്താണ് ഇംഗ്ലീഷ് അറിയാത്തവരോട് ഇംഗ്ലീഷ് പറയും, സംസ്കൃതം അറിയാത്തവരോട് അല്ല, സംസ്കൃതം അറിയുന്നവരോട് ഇംഗ്ലീഷ് പറയും, സംസ്കൃതം അറിയാത്തവരോട് അവർ സംസ്കൃതം പറയും എന്നൊക്കെ പറയുന്നു. പിന്നെ സാറിന് ഇടയ്ക്ക് കളി പോകുന്ന ആളാണ്, അതുകൊണ്ട് അത് നമ്മള് അത്ര ഇതുപോലെ ഞാനവരെ ആക്ഷേപിക്കുകയല്ല. ഞാൻ പറയുന്ന എന്താണ്, ഈ പറയുന്ന ഞാൻ പറഞ്ഞതാണ് എന്താണ് ഒരു മെറ്റപ്പറായിട്ട് എടുക്കുന്നത്. ചെതലിന് പോലും ദഹിക്കാൻ വയ്യാത്ത പുസ്തകം, ചെതലിനും ദഹിക്കാത്ത അങ്ങനെയുള്ള കടികട്ടിയായ ഫിലോസഫിയൊക്കെ എഴുതി വെച്ചിട്ട് ഇതാണ് ഗുരുവിന്റെ വഴി എന്ന് പറഞ്ഞു കൊടുക്കുന്നിടത്ത് പേശകം, അങ്ങനെ പറയാൻ പാടില്ല. ഇത് എന്റെ വഴി എന്ന് പറയുന്നത്, ഞാൻ ഇത് എന്റെ രീതിയാണ്. അത് ശരിയാണ്, അതൊക്കെ ശരിയാണ്, അത് അദ്ദേഹത്തിന്റെ സവിശേഷതയാണ്. ഇങ്ങനെയാണ് ഗുരുവിന്റെ എന്ന് പറയാൻ പാടില്ല. ഗുരുവിന്റെ രീതി എന്ന് പറയുന്നത് ആശാൻ പറഞ്ഞാണ് എന്താണ് സ്നേഹാത്മകമാംപാശം മോദസ്ഥിരനായങ്ങ് വസിപ്പു ആഹാബഹുലക്ഷഞ്ജനം, ഇതൊക്കെയാണ് ഗുരു. അത് ആശ മനസ്സിലാക്കി എഴുതിയാണ്, അല്ല ഈ പറയുന്ന അല്ല. ആശാൻ സ്കോളർ മാത്രമല്ല, ആശാൻ സന്തത സഹചാരിയാണ്, സന്തത സഹചാരിയായിരുന്നു. ഗുരുവിനെ സംബന്ധിച്ച് നമുക്ക് സ്വീകരിക്കാന്നുള്ളത് ആശാൻ പറഞ്ഞ കാര്യമാണ്. ഏഹ് ആ സർവ്വലോകാനുരൂപമായ അത് മറ്റേ അദ്ദേഹം. അതെ അതെ. എന്തിനാ ഗുരു തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്? ഗുരുവിന്റെ ആശയം എന്താണെന്ന് ഗുരു തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പറയുന്നൊന്നുമല്ല. സർവേ സോദര ബുദ്ധ എവിടെ എഴുതിയിരിക്കുന്നു? എവിടെയാണ് എഴുതിയിരിക്കുന്നത്? എവിടെ അത് എഴുതിയിരിക്കുന്നു എന്നൊന്നും അറിയത്തില്ല. ആശ്രമം എന്ന് പറയുന്ന സർവേ 10-40 വർഷം ഇവിടെ ഇരുന്നോണ്ട് ഗുണമുണ്ട്. ഇതാണ് ഗുരുവിന്റെ കാഴ്ചപ്പാട്. എല്ലാവരും ഇപ്പൊ ഇതുപോലെ എത്രയോ പോയിന്റ്. ഗുരുവിന്റെ എല്ലാ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും ഇതിൽ നിന്നുകൊണ്ട് വേണം മനസ്സിലാക്കാം. അത് ഗുരു എഴുതി വെച്ചു മനസ്സിലാക്കാം. ഇവര് പോയിന്റുമല്ല. അതുകൊണ്ട് തന്നെ ഈ ഗുരുദേവ ഗതി ഉള്ളിടത്തോളം കാലം ഇത് അങ്ങനെ തന്നെ അട്ടിമറിക്കാനും പറ്റത്തില്ല. സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് പറഞ്ഞപ്പോ ഈ ആശയം തന്നെ അവിടെ എഴുതി വെച്ചത്, പ്രതീര എഴുതി വെച്ചത്. അപ്പൊ ഗുരുവിന്റെ കാഴ്ചപ്പാട് അതാണ്. അപ്പൊ ഈ സോദരത്വേന എന്ന് പറയുമ്പം അവൻ കണ്ടുപിടിക്കുന്നവനാണോ കുടിക്കാത്തവനാണോ ജാതി ഉള്ളവനാണോ ഇല്ലാത്തവനാണോ മതമുള്ളവനാണോ ഇല്ല, അതൊന്നുമല്ല അവിടുത്തെ പ്രശ്നം. അതിനൊക്കെ ഉപരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് എന്ത്? സോദരത്വം എന്ന് പറയുന്ന കാഴ്ചപ്പാട്, ബ്രദർഹുഡ്. അതൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെ അന്നത്തെ കാലത്ത് അത് മനുഷ്യ അന്നത്തെ മനുഷ്യർക്ക് അതിനൊക്കെ ബുദ്ധനും മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൈത്രി, ബുദ്ധന്റെ മൈത്രി എന്ന് പറയുന്ന ഉപദേശമാണിത്. അപ്പോ പക്ഷെ അന്ന് ആ കാലഘട്ടത്തിൽ മനുഷ്യന് ഇത്രയും വലിയ അകൽച്ചയും മനുഷ്യരുടെ ഇടയിൽ ഇത്രയും വലിയ അടിച്ചമർത്തലുകളും ചൂഷണങ്ങളും ഒക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ സാഹോദര്യം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരിക എന്ന് പറയുന്നത് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഗുരുവിന്റെ ദർശനം എന്താണ്? സാഹോദര്യം. അത് തന്നെയാണ് ഗുരുവിന്റെ ദർശനം. അതിന് വേറെ വിവേചനമൊന്നുമില്ല. ആണെന്നോ പെണ്ണെന്നോ പിന്നെ കുടിക്കുന്നവനെന്നോ കുടിക്കാത്തവനെന്നോ അങ്ങനെയുള്ള ഒരു വിവേചനമൊന്നുമില്ല. ഗുരു എല്ലായിടത്തും ആ രീതിയിൽ ഇടപെട്ടത്. പക്ഷെ മനുഷ്യരെ ഉപദേശിച്ചു എന്താണ്, ഇങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ നല്ലതായിരിക്കും, ഇങ്ങനെ ആയിരുന്നാൽ മോശമായിരിക്കും. ആ രീതിയിൽ ഗുരു പറഞ്ഞുകൊടുത്തെങ്കിലും ഗുരുവിന്റെ ആശയം അടിസ്ഥാനപരമായി സർവേ സോദര ബുദ്ധയാണെന്നാണ്. അപ്പൊ ആരെയും ബഹിഷ്കരിച്ചില്ല. ബഹിഷ്കരിക്കാനാണെങ്കിലേ ഇവിടെ കയറി ഇങ്ങോട്ട് കയറാൻ പാടില്ല എന്നൊക്കെ എഴുതിവെക്കാണ്. അന്ന് ഈ നാട്ടിൽ മുഴുവൻ നടന്ന ബഹിഷ്കരണമല്ലേ? അതെനിക്കറിയത്തില്ല. അത് ഈ അത് ഈ മുനിനാരായണ പ്രസാദ് എഴുതി വെച്ചത് ഞാൻ വായിച്ചതാണ്. ഒരു ദിവസം നടായൂർ പുറത്തുനിന്ന് അവിടെയോ വന്നു, ഇവിടെ ഗുരുവരത്തി വന്നു കയറി. വന്നു കയറിയിട്ട് എന്താണ് പ്രസാദ ഇങ്ങി വാന്ന് പറഞ്ഞു. അങ്ങോട്ട് വിളിച്ചു വിളിച്ച് മുറിക്കയറി ചെന്നു. ഈ കർണക്കുറ്റി കയറി, ഈ കർണക്കുറ്റി കയറി, പിന്നെ വന്നു 5-6 കൊടുത്ത് പൊട്ടപൊട്ടപ്പെട്ടാന്ന്. പുള്ളി വിചാരിച്ച് എന്തിനാ എന്നെ ഇട്ട് ഇങ്ങനെ അടിക്കുന്നതെന്ന് പുള്ളി ചിന്തിച്ച്. പിന്നെ ഈ ഇവരൊക്കെ ഒരു കാര്യം ചെയ്യില്ല, ഇതൊക്കെ വലിയ അനുഗ്രഹമായിട്ട് എടുത്തോളൂല്ലോ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. അപ്പോ നടായൂർ പറഞ്ഞു ഈ SNDP-ക്കാർക്ക് ജാതി കൂടിപ്പോയെന്ന്. അതിനെന്തിനാ എന്തിനാ എന്നെ തല്ലുന്ന എന്തിനാ അതിന്? ഇതിനെന്താ സമാനം പറയുന്നു? ഇതിനെന്താ ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ളത്? SNDP-ക്കാർ ജാതി കൂടിപ്പോയെന്ന് പറഞ്ഞ് ഈ പാവത്തിൽ എഴുതിട്ട് അടിച്ചു. പുള്ളി എന്നും അതൊരു വലിയ ഭയങ്കര സംഭവമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. മിതരേവയിലേക്ക് ഗുരുക്കന്മാരെയൊക്കെ വായിച്ചിട്ട് അതുപോലെ കാണിക്കുന്നതാണ് അനുകരിച്ച്. ഇതിനൊക്കെ എങ്ങനെ ഇതിനെ മനസ്സിലാക്കേണ്ടത്? ഇവർക്ക് ആ ട്രഡീഷൻ ഉണ്ട്. ഇപ്പോഴും ഈ അടിമാലിയിൽ ത്യാഗി സ്വാമി അവിടെ വന്ന് ക്ലാസ് എടുക്കും. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു പ്രൊപ്പഗേറ്റർ ആയതുകൊണ്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഇദ്ദേഹം പറയണേ ഞാൻ ഇരിക്കുന്നോണ്ട് അദ്ദേഹത്തിന് ക്ലാസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത എഴുതേണ്ട അങ്ങ് പോയി. എന്നിട്ട് ആൾക്കാരോട് പറഞ്ഞ് എന്നോട് എടുക്കാൻ പറഞ്ഞു. ഞാൻ തയ്യാറല്ലാരും എന്നാലും ക്ലാസ് എടുത്ത് കിട്ടുക അങ്ങനെയൊക്കെയാ. അതുപോലെ തന്നെ വേറെ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ പോയപ്പോ ഇവർ ഇവിടെ വരുമ്പോ നമ്മൾ ഒത്തിരി റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. നേരെ തിരിച്ചാ ഒരു ഫംഗ്ഷന് പോയപ്പോ ഇവരുടെ ഒപ്പം ഞാൻ ഇങ്ങിരിക്കുന്നു. അദ്ദേഹം ഒരു റെസ്റ്റ്ലെസ് പോലെ കാണിച്ചു. ഞാൻ നന്ദി സ്വസ്ഥമായിട്ടിരിക്കും, ഞാൻ മാറിയിരിക്കുന്നു. നമ്മളെ ഒരിക്കലും അംഗീകരിക്കത്തില്ല. പിന്നെ ഞാൻ ഇപ്പൊ നമ്മളവരെ കുറിച്ച് കൂടുതൽ കുറ്റം പറയണ്ട, അത് പറഞ്ഞ് രാവിലെ സമയങ്ങളുണ്ട പറഞ്ഞ ഒരുപാട് പറയാൻ കാണും. അപ്പൊ ആ വിഷയമല്ല ഞാൻ പറയുന്നതല്ല, ഞാൻ പറയുന്ന ഈ കാഴ്ചപ്പാട്, കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവിന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞിട്ടൊന്നും അവതരിപ്പിക്കാൻ പാടില്ല. ഇതൊക്കെ അവരവരുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. എനിക്കിപ്പോ എന്റേതായ കാഴ്ചപ്പാടുണ്ട് പല കാര്യങ്ങളിലും, അതൊക്കെ ഞാൻ ഗുരുവിന്റേതെന്ന് പറഞ്ഞാൽ ശരിയാവും. അതെന്റെ കാഴ്ചപ്പാടാണ്, അത് ഞാൻ പറയാനുള്ള ആർജ്യം എനിക്ക് വേണം. ഞാനാണ് ഗുരുവിന്റെ യഥാർത്ഥ ശിഷ്യൻ, ഞാൻ പറയുന്നതാണ് ഗുരുവിന്റെ ജ്ഞാനമെന്നൊന്നും പറയാൻ ആർക്കും അവകാശമുണ്ട്, ആർക്കും അവകാശമുണ്ട്. ഞാൻ മനസ്സിലാക്കി പറയുന്നു എന്നേ പറയാൻ പറ്റൂ. അതുകൊണ്ട് ഈ നമ്മളെ എന്താണ് സോഷ്യൽ ഇന്റലിജൻസ്, ഇമോഷണൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്നതിനെ ശരിക്കും മനസ്സിലാക്കി വരുമ്പോൾ അത് ഗുരുവിന്റെ രീതികളുമായിട്ട് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഗുരുവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു, ഗുരുവിന്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു, ഗുരുവിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്തായിരുന്നു, ഗുരുവിന്റെ റിലേഷൻഷിപ്പ് സ്കിൽ എന്തായിരുന്നു, ഗുരു ഇത് മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് അതിൽ നിന്ന് കുറെയൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി, കുറച്ചൊക്കെ കുറെയൊക്കെ നമുക്ക് നമ്മളെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, അത്രയേ പറ്റും. ഗുരുവിന്റെ അതൊന്നും അതുപോലെ വരത്തില്ല, കാരണം അത് എന്താണ് അപൂർവ വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഇമോഷണൽ ഇന്റലിജൻസ് അതുപോലെ തന്നെ ഈ സോഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഗുരുവിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞാൽ പോരാ, അത് സാറിന് മതപ്രഭാഷണത്തിൽ കേൾക്കുന്നതാണ്. നമ്മളിപ്പോ പഠിക്കുന്നത് എന്താണ്, നമ്മളിപ്പോ പഠിക്കുന്ന സോഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച്, സോഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നിന്ന് റിലേഷൻഷിപ്പ് സ്കില്ലുണ്ടാകും. മനസ്സിലായോ? കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് എത്ര, നമ്മൾ വേറൊരാളോട് സംസാരിക്കുന്നു, നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നു. അപ്പൊ നമ്മുടെ രണ്ടുപേരും സംസാരിക്കുമ്പം വരുത്തുന്ന പോരായ്മകൾ അത് ആദ്യം തിരിച്ചറിയണം. ഞാനിപ്പോ വേറൊരാളോട് സംസാരിക്കുമ്പോ ഇവര് പറയുന്നത്, ആര് ഗോൾമാനും മറ്റും പറയുന്നത്, നമ്മളൊരിക്കലും ഡിഫൻസീവായി സംസാരിക്കാൻ പാടില്ല. മനസ്സിലായോ എന്ന് പറഞ്ഞാ മനസ്സിലായോ? ഡിഫൻസീവായി സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറ, നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് സംസാരിക്കരുത്. ഒന്നും രണ്ട്, നമ്മൾ റിയാക്റ്റീവായി സംസാരിക്കരുത്. പറയുന്നത് ശ്രദ്ധിക്കുക, ഡിഫൻസീവായി സംസാരിക്കുക, റിയാക്റ്റീവായി സംസാരിക്കരുത്. എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാ വാക്കിന് വാക്ക് പറയുക. മനസ്സിലായോ? നീ ആരടാ എന്ന് ചോദിച്ചാൽ നിന്റെ തന്ത ആരടാ, ഇതാണ് റിയാക്റ്റീവ്. നീ ആരാ അത് ചോദിക്കുക, ഞാനാരാണെന്ന് ഞാനൊക്കെ അറിയാമോ, റിയാക്റ്റീവ്. അതായത് നമ്മള് ഡിഫൻസീവായി സംസാരിക്കുന്ന എപ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ വേറൊരാളുമായിട്ട് പിന്നെ സംഭാഷണം നടത്തുമ്പോ നമ്മളെ ഇത് വിട്ടുകൊടുക്കാൻ അങ്ങനല്ല, നമുക്ക് തോന്നുകയാണ് ഇയാള് എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് തോന്നുകയാണ്, നമ്മളെ തോന്നലാകാം, ചിലപ്പോ ശരിയാകാം, ഇയാൾ എന്നെ എന്റെ ഇമേജിനെ തകർക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഇയാൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, ഇല്ലെങ്കിൽ ഇയാൾ എന്നെ കളിയാക്കുകയാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നാം. അങ്ങനെ ആവണമെന്നൊന്നുമില്ല, അങ്ങനെ തോന്നാം നമുക്ക്, ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. ഈ പറയുന്ന തന്നെ അങ്ങനെ സംഭവിച്ചെന്നിരിക്കാം, അല്ലെങ്കിൽ അപ്പോ ചിലപ്പോ അങ്ങനെ ആയിരിക്കാം അല്ലായിരിക്കാം, കാരണം വേറെ ആളുടെ മനസ്സ് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ, വാക്കിൽ നിന്ന് അല്പം പിടികിട്ടത്തില്ല. ഒരാൾ എന്നോട് സംസാരിക്കുമ്പോൾ അയാൾ എന്നെ കളിയാക്കാൻ വേണ്ടി സംസാരിക്കുന്നു തോന്നിയാതൊരു പ്രശ്നമാണ്, എന്നെ ചെറുതാക്കാൻ വേണ്ടി സംസാരിക്കുന്നു തോന്നിയൊരു പ്രശ്നമാണ്, അയാളത് ഉദ്ദേശിക്കണമെന്നൊന്നുമില്ല. ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്ന നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കും. ഞാൻ അങ്ങനെയൊന്നും അല്ല, നീ നിങ്ങൾ ഇത്തരക്കാരനല്ലേ, നിങ്ങൾ ഇങ്ങനെ ചില പ്രശ്നങ്ങളില്ലേ, ഈ രീതിയിലൊക്കെ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും, നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയും, എന്താണ്, ഞാൻ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ കരുതുന്ന തിരക്കാരനല്ല ഞാൻ, പറയാറില്ലേ, നിങ്ങൾ വിചാരിക്കുന്നവരുള്ള ഒരു പാർട്ടിയല്ല ഞാൻ, ഇതൊക്കെ നമ്മളെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്ന. ഒരിക്കലും നമ്മൾ നമ്മളെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കരുത്, റിയാക്റ്റീവായി സംസാരിക്കുക, അവർ പറയുന്നതിന് ബദൽ പറയുക. ഈ തർക്കത്തിലൊക്കെ വരുന്നതുപോലെ അവർ പറയുന്നതിന് ബദലായി പറയുക, തർക്കുത്തരം എന്ന് പറയും, അല്ലെങ്കിൽ ഉത്തരമായാലും ശരി, തർക്കുത്തരമായാലും ശരി ഉത്തരമായാലും ശരി, അത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ എങ്ങനെയായിരിക്കണം സംഭാഷണം എന്ന് പറയുന്നത്, റിഫ്ലക്റ്റീവ് ആയിരിക്കണം. റിഫ്ലക്റ്റീവായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ശീലം കൊണ്ടുണ്ടാക്കിയെടുക്കേണ്ടതാണ്. എനിക്കിപ്പോ ആ ശീലം ഉണ്ടോയെന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നതാണ് അതിന്റെ സത്യം, മനസ്സിലായോ? റിഫ്ലക്റ്റീവ് ശീലം കൊണ്ടെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് റിഫ്ലക്റ്റീവ് എന്ന് വെച്ചാൽ ശീലം കൊണ്ട് ചിന്ത, ചിന്താപരമായി സംസാരം എന്ന് വെച്ചാൽ ശരിയായ അവയർനെസ്സിനോട്, അവയർനെസ്സോടുകൂടി സംസാരിക്കുക, എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അവയർനെസ്സോടുകൂടി സംസാരിക്കുക. അതിന് പറയും ഒരാൾ സംസാരിക്കുമ്പം ഇതാണ് അതൊരു പാസീവ് ഹിയറിംഗ് ആകരുത്, ആക്റ്റീവ് ലിസണിംഗ് ആകണം. അത് വെച്ചാൽ ഞാനിവിടെ നിന്ന് പറയുന്നു, ഇതൊക്കെ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നതിനാണ് പാസീവ് ഹിയറിംഗ് എന്ന് പറയുന്നത്. നിങ്ങളിതിനിടയ്ക്ക് ഞാൻ പറയുന്ന കുറെ കേൾക്കും, കുറെ കേൾക്കാതിരിക്കും, പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കും, ഇത് കഴിഞ്ഞ് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിക്കും, എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്ന കുറച്ച് കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ക്ലാസ്സിൽ ഇരുന്ന് കേട്ടാൽ മനസ്സിലാകത്തില്ല, പിന്നെ പോയി ഒന്ന് രണ്ടാളോട് കേട്ടാൽ മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ടാ മുഴുവൻ മനസ്സിലാകാത്ത, പല സമയം നമ്മൾ ആബ്സെന്റ് മൈൻഡ് ആവും, വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ പറയുന്ന മുഴുവൻ കേൾക്കില്ല, കേട്ടോ, അല്ലേ മനസ്സിലാകത്തുള്ളൂ, സാധാരണ അങ്ങനെയല്ലേ സംഭവിക്കുന്നു. അതിനാണ് പാസീവ് ഹിയറിംഗ് എന്ന് പറയുന്നത്, കേൾക്കുന്നുണ്ട് പക്ഷെ അത് പാസീവായിട്ടാണ്. അപ്പൊ ഒരാളുമായിട്ട് സംഭാഷണം നടത്തുമ്പോ അങ്ങനെ ആയിരിക്കാൻ പാടില്ല, പിന്നെ എന്തായിരിക്കണം, ആക്റ്റീവ് ലിസണിങ് ആയി എന്ന് വെച്ചാൽ, ആക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സവിടെ നിൽക്കണം. നമ്മുടെ പിന്നെ മറ്റൊന്ന്, നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് ഒരു സംഭാഷണത്തിൽ, സ്വകാര്യ സംഭാഷണത്തിൽ വേറെ ആള് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ അയാളെ പൂർത്തിയാക്കാൻ അനുവദിക്കത്തില്ല. സാധാരണ അങ്ങനെ ചെയ്യാറില്ലേ, ഞാനും ചെയ്യാറുണ്ട്. ആള് പറയുന്ന പൂർത്തിയാക്കാൻ അനുവദിക്കില്ല, ആരും ഇടയ്ക്ക് ചാടിക്കേറി പറയും, എന്താണ് ആ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി, അത് പാടില്ല. അയാള് പറയുന്നത് എന്ത് മണ്ടത്തരമായാലും എന്തായാലും ശരി, ഒരു നിശ്ചിത സമയം അയാളെ പറയുന്ന കാര്യം പൂർത്തിയാക്കാൻ അനുവദിക്കും. ആ ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല, അയാളത് പൂർത്തിയാക്കാൻ പിന്നെ നമ്മൾ അനുവദിക്കുന്നു, അയാൾ പറയുന്നത്. പിന്നെ നമ്മള് നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ സാറിന് എന്താ ചെയ്യുന്നത്, നമ്മുടെ മനസ്സിൽ കൗണ്ടർ ആർഗ്യുമെന്റുകൾ ചിന്തിക്കും, ഇവൻ എങ്ങനെ പരാജയപ്പെടുത്തും. ഈ പറയുന്നതിന് എന്താണ് ബദൽ? ഏതൊരു സിനിമ പറയുന്നുണ്ട്, നീ പറയും ഇവൻ പറയുന്നതിന്റെ മറുഹിന്ദി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് സിനിമയെന്ന് ഓർമ്മയുണ്ട്? ഏതൊരു പഴയ സിനിമയാണ്, ഈ ഹിന്ദിക്ക് മറുഹിന്ദി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നെ ഈ ഹിന്ദിക്ക് മറുഹിന്ദി ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇയാൾക്ക് ഹിന്ദി അറിയത്തില്ല. ആണോ? അല്ലല്ലോ, അത് എനിക്കൊന്ന് ദിലീപാണെന്ന് തോന്നുന്നു, പണ്ട് ഞാൻ കണ്ട. അപ്പൊ അയാളുടെ അടുത്ത് ഇയാൾക്ക് ഹിന്ദി അറിയത്തില്ല, ഇയാളുടെ ഹിന്ദി പറയും. അപ്പൊ ഇയാളാകെ പറയണം, ഈ ഹിന്ദിക്ക് മറുഹിന്ദി ഞാൻ പറഞ്ഞില്ലെങ്കിൽ നീ നോക്കും എന്ന് പറയുന്ന പോലെ നമ്മളിവനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ അയാളെ സംഭാഷണത്തിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടു, മുഴുവൻ കേൾക്കത്തില്ല. ഇല്ലെങ്കിൽ അയാളെ നിർത്തിയതിനു ശേഷം പറയണം, എന്താണ് ഇത്രയും ഇത് നീട്ടേണ്ട കാര്യമില്ല, ചുരുക്കി പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. ഇത്രയും വലിയ ഇത് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മളെ ചാനൽ ചർച്ചകൾ എന്നാണ്, പ്രത്യേകിച്ച് ഹിന്ദി ചാനൽ ചർച്ച. ഒരേ സമയം അവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും സംസാരിക്കും, ആങ്കർ ഇതൊന്നും കണ്ട്രോൾ ചെയ്യത്തുമില്ല. നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ല. മലയാളികൾ ഇന്നും കുറച്ചൊക്കെ വരും, ആങ്കർ കയറി ഇടപെടും. ഹിന്ദിയിൽ അങ്ങനെയല്ല, അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേരും ഒരേ സമയം സംസാരിക്കും, കേൾക്കുന്ന ആർക്കൊന്നും മനസ്സിലാകത്തില്ല, ഒരു ബഹളം മാത്രം, ആർക്ക് ക്ഷമയില്ല. ഇപ്പൊ ഇവിടെ പറയുന്ന ബി പേഷ്യന്റ്, ഡോണ്ട് ഇന്ററപ്റ്റ്. പേഷ്യന്റ് ആയിരിക്കുക, ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ ഇപ്പൊ ഞാൻ തന്നെ ഇപ്പം നിർത്തി, ഒരു ഗ്യാപ്പ് വന്നു, അവിടെ നിൽക്കട്ടെ, അവിടെ ഞാൻ നിർത്തുകയാണെങ്കിൽ വെറുതെ ഇരിക്കുകയാണ്, ഒരു പാസ്. അപ്പോൾ മറ്റുള്ളവർക്ക് അധികം ഇടപെടാം. ഞാൻ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് കയറി ഇന്ററപ്റ്റ് ചെയ്ത, അപ്പോ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ്, ആ ഇതെനിക്കറിയാം, എനിക്കറിയാമെന്നുള്ള കാര്യമാണ്, എനിക്കിതിനെ കുറച്ച് പറയാനുണ്ട്. സംഗതി നല്ലത് തന്നെയാണ്, പക്ഷെ നിർത്തണം. ഇടയ്ക്ക് കയറി എന്താണ് നമ്മുടെ സംഭാവനകളൊന്നും കൊടുക്കാൻ പാടില്ല, നമ്മുടെ സംഭാവനകൾ അതിചേർക്കരുത്. ഇതാണ് ആക്റ്റീവ് ലിസണിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് വരുന്ന രണ്ട് പ്രധാനമായ കാര്യങ്ങൾ വരുന്നതാണ് മെറ്റ അവയർനെസ്, മെറ്റ കോഗ്നിഷൻ. രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ്. മെറ്റ അവയർനെസ്, മെറ്റ കോഗ്നിഷൻ. കോഗ്നിഷൻ ഇതാണ്, ഇത് എന്താ ഒരു ഹയർ ലെവലാണ്. ഗുരുവിന്റെ സംഭാഷണത്തിൽ ആദ്യം നമ്മൾ കാണുന്നത് ഇതാണ്, മെറ്റ അവയർനെസ്, മെറ്റ കോഗ്നിഷൻ. അപ്പോ ഇപ്പൊ നമ്മള് ഞാനിപ്പോ സംസാരിക്കുന്നു, നിങ്ങള് കയറിയ ഇന്ററപ്റ്റ് ചെയ്ത് എന്തെങ്കിലും പറയുന്നു, അപ്പോ എന്റെ സംഭാഷണം റിയാക്റ്റീവാണ്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും, അതിന് മറുപടി പറയാൻ ശ്രമിക്കും. അപ്പോ എന്റെ സംഭാഷണം ഒരിക്കലും റിഫ്ലക്റ്റീവ് ആകത്തില്ല, ചിന്തിച്ചു പറയാൻ പറ്റത്തില്ല. മനസ്സിലായ? അപ്പൊ എന്റെ സ്വന്തം കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോ സംഭാഷണം നടത്തുമ്പോ എന്റെ ബ്രെയിനിന്റെ അകത്ത് കുറെ ഷെൽഫുകളുണ്ട്, അത് കുറെ ഫയലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ആ ഫയലുകൾ ക്രമമായിട്ടെടുത്ത് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ എനിക്കൊരു നല്ല ഏകാഗ്രത ഇല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ കയറി ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഫയലെല്ലാം മാറ്റിവെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, റിയാക്റ്റീവായി സംസാരിക്കും. അപ്പൊ നമ്മൾ വിഷയം എവിടെ പോകും, വേറെ എവിടെയെങ്കിലും പോകും. ഞാൻ സംസാരിക്കുമ്പോൾ കണ്ണടഞ്ഞു പോകുന്നതന്നെ എന്തുകൊണ്ടാണ്, മലപ്പുറം കണ്ണടയ്ക്കുന്നതല്ല, കണ്ണടഞ്ഞു പോകുന്നതിന് കാരണം എന്ന് വെച്ചാൽ എന്നാലും എനിക്ക് ഏകാഗ്രത കിട്ടത്തുള്ളൂ. ഏകാഗ്രത കിട്ടിയാലേ ഈ ഫയലുകളൊക്കെ തുറക്കാൻ പറ്റും. മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ എന്റെ ബ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഇയാളുടെ നിങ്ങളുടെ റിയാക്ഷൻസ് എങ്ങനെയാണ്, ഇയാളുടെ റിയാക്ഷൻ എങ്ങനെയാണ്, ഇയാളുടെ റിയാക്ഷൻ, ഫേസ് ഡിറ്റക്ഷൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഏകാഗ്രത നഷ്ടപ്പെട്ടു. പണ്ട് ഈ കുഴപ്പമില്ലായിരുന്നു, വയസ്സായി വന്നപ്പോഴായി പ്രശ്നം. അപ്പോ ഏകാഗ്രമായി സംസാരിച്ചാൽ ഞാൻ അറിയാതെ എന്റെ കണ്ണം കടഞ്ഞു. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് ഡിറ്റക്ഷൻ വരും. അപ്പൊ നിങ്ങളുടെ പ്രതികരണങ്ങൾ അനുസരിച്ച് ഞാൻ സംസാരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലായോ, മനസ്സിലായില്ലേ, സന്തോഷമാണോ, പ്രയാസമാണോ, ഇതൊക്കെ നോക്കിയിട്ട് എന്റെ ടോൺ മാറിപ്പോവും. അപ്പോ എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോ എന്താണ് നമ്മുടെ ആ ചിന്തയ്ക്ക് ഡീവിയേഷൻ വരാൻ പാടില്ല. അത് ക്രമമായിട്ട് തന്നെ വരണം. ഡീവിയേറ്റ് ചെയ്യുന്നൊന്ന് ഉണ്ടായിരിക്കാൻ പാടില്ല. അപ്പൊ അവിടെ നമ്മുടെ സംഭാഷണത്തിൽ വരുന്ന ഒരു വലിയൊരു ഇതിനെ കുറിച്ചാണ് പറയുന്നത്, നിങ്ങളുടെ ഇന്ററപ്റ്റ് ചെയ്താൽ എന്റെ സംഭാഷണം എന്ന് പറയുന്നത് ഒന്ന് അത് റിയാക്റ്റീവാകും, പിന്നെ അത് ആർഗ്യുമെന്റേറ്റീവാകും. മനസ്സിലായി? ഈ പറയുന്ന വാക്കുകൾ ഞാൻ പറയുന്നത് ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നോണ്ടാണ്. മലയാളത്തിൽ വായിക്കാൻ ഇതിന് സാഹിത്യമില്ല. ഈ വിഷയങ്ങളെ കുറിച്ച് വായിക്കാനൊന്നും മലയാളത്തിലില്ല. വായിച്ച ഈ സ്വാമി എഴുതി കൊണ്ടുവന്നപോലെ ഇരിക്കും. മനസ്സിലായി? അനുകമ്പ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടെ കഷ്ടപ്പെടുന്നതാണ്, ഇങ്ങനെയാണ് മലയാളം. അപ്പൊ ശരിക്കിന്നും മലയാളത്തിൽ ഒരു പക്ഷെ ഉണ്ടായിരിക്കും, പക്ഷെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ വീണ്ടും കുഴപ്പമാകും, അതിന്റെ എസൻസ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇംഗ്ലീഷ് വാക്കുകൾ തന്നെ പറയേണ്ടി വരും, അത് വിശദീകരിക്കേണ്ടി വരും. അപ്പോ എന്താണ് ആർഗ്യുമെന്റേറ്റീവ് ആകുന്ന പറഞ്ഞാൽ വാദപ്രതിവാദ രൂപത്തിലായിപ്പോവും. മനസ്സിലായോ? ഞാൻ ഒന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ തിരിച്ചു പറയും, ഞാൻ വേറെ തിരിച്ചു പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ടുള്ള അടിയാകും. അപ്പോ നമ്മുടെ നമ്മൾ വേറൊരാളുമായിട്ടുള്ള സംഭാഷണം ഡിഫെൻസീവ് ആകുകയോ റിയാക്റ്റീവ് ആകുകയോ ആർഗ്യുമെന്റേറ്റീവ് ആകുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിക്കും എന്താകും, ഒരു വാദപ്രതിവാദമായിരിക്കും, ആർഗ്യുമെന്റേഷനായി നമ്മൾ തർക്കിക്കുകയാണ്, അങ്ങനെ വരും. ഈ തർക്കിക്കുമ്പോൾ വരുന്ന ഒരു ദോഷം എന്താണെന്ന് അറിയാമോ? നമ്മൾ തർക്കിക്കും. നമ്മുടെ സാധാരണ സംഭാഷണം തന്നെ ഇത് വലിയ സംഭവമൊന്നുമല്ല പറയുന്നത്. നമ്മൾ വേറെ ആളുമായിട്ട് സംഭാഷണം നടത്തുന്ന കാര്യമാണ്, നമ്മൾ നിരന്തരം ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഈ സംഭാഷണം എന്ന് പറയുന്നത് എന്താണ്, റിയാക്റ്റീവ് ആകുക, ആർഗ്യുമെന്റേറ്റീവ് ആകുക, പിന്നെ ഒന്നുകൂടെ പറഞ്ഞത് ഡിഫെൻസീവ് ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾ, സംഭാഷണത്തിന്റെ ഗോൾ എന്ന് പറയുന്നത് ആശയ കൈമാറ്റമല്ല, വിന്നിങ് ആണ്. വ്യത്യാസം മനസ്സിലായ? പിന്നെ നമ്മൾ സംസാരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മൾ പരസ്പര ആശയം പങ്കുവെക്കുകയല്ല. എന്നുവെച്ചാൽ നമ്മുടെ ആശയങ്ങളുടെ ഷെയറിംഗ് അവിടെ സംഭവിക്കത്തില്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? എപ്പോഴും നമ്മുടെ ആശയങ്ങൾ ക്ലിയറായി ഷെയർ ചെയ്യാൻ വേണ്ടി, ക്ലാരിറ്റിയോടുകൂടി അത് ഷെയർ ചെയ്യാൻ വേണ്ടിയായിരിക്കണം നമ്മൾ വേറെ ആളുകൊണ്ട് എന്ത് കാര്യം അതിനു ശരി സംസാരിക്കുന്നു. മറിച്ച് നമ്മൾ ജയിക്കാനാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ശ്രമിക്കും ജയിക്കാൻ. നിങ്ങൾ എന്നെ ജയിക്കാൻ ശ്രമിക്കും, നമ്മുടെ ഗോൾ വിന്നിങ് ആവും. വിന്നിങ് ആയി കഴിഞ്ഞാൽ സംഭാഷണം അവിടെ പോകും, അവസാനം സാറിന് വഴി പറഞ്ഞ അടിച്ചു പിരിയും, ഒരു കൺക്ലൂഷൻ എത്തത്തില്ല, രണ്ടുപേർക്കും പ്രയോജനമാണ്. കുറെ സമയം വായിച്ചിട്ട് ഷൗട്ട് ചെയ്ത് പിരിയും. അതിലേക്ക് വരികയാണ്, ഞാൻ അങ്ങോട്ട് വരികയാണ്. മനസ്സിലായോ? അതിനൊരു ഉദാഹരണം പറയാം. അതായത് സംഭാഷണം എങ്ങനെയായിരിക്കണം, അത് രണ്ടു കൂട്ടർ, ഞാനും നീയും, നമ്മൾ രണ്ടും തമ്മിലുള്ള സംഭാഷണം ഒരിക്കലും എന്താണ് അതിന്റെ ഗോൾ വിന്നിങ് ആയിരിക്കും. അത് എന്താണ് ഗുരുവിന്റെ ജീവിതത്തിൽ നിന്ന് പല ഉദാഹരണങ്ങളും എടുക്കണം. ഒരു ഉദാഹരണം ഞാൻ എടുക്കാം. ഗുരുവും ചട്ടമ്പി സ്വാമിയായിട്ടുള്ള ഒരു സംഭാഷണം. പ്രാക്കുളത്ത് ഗുരു നിങ്ങളൊരുപാട് കേട്ടിരിക്കും, മനസ്സിലായി. പക്ഷെ എന്റെ ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾ ഇതുവരെ കേട്ടതുപോലെ അല്ല ഞാൻ പറയാൻ പോകുന്നു, മനസ്സിലായോ? എന്നുവെച്ചാ ഗുരുവിന്റെ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനും ഗുരുവിന്റെ അടുത്ത സ്കില്ല് എന്താണ്? റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്താതെ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തണം, മനസ്സിലായ? അപ്പോ ഈ സംഭവം ഇത് തന്നെയാണ്. പ്രാക്കുളം പത്മനാഭപിള്ളയുടെ വീട്ടിൽ ചട്ടമ്പി സ്വാമി സുഖമില്ലാതെ കിടക്കുന്നു, വിശ്രമിക്കല്ല സുഖമില്ലാതെ കിടക്കുകയാണ്. അത് സുഖമില്ലാതെന്ന് അതൊന്നും പറഞ്ഞാൽ പോരെ, വിശ്രമിക്കുന്നു എന്ന് എന്തിനാ പറയുന്നു? ഒരാൾ സുഖമില്ലാതെ കിടന്നാൽ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു, അസുഖബാധിതനായി. അപ്പോ ഇതറിഞ്ഞുകൊണ്ട് അവിടെ ചെല്ലുന്നു. ഇതിനെ കുറിച്ച് അന്ന് ആ സ്ഥലത്തുണ്ടായിരുന്ന പഴമ്പള്ളി അച്യുതൻ രേഖപ്പെടുത്തിയ കാര്യമാണ്, മനസ്സിലായ? ഇതിനെക്കുറിച്ച് രണ്ടുപേര് ഈ വിഷയത്തെ കുറിച്ച് എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് സന്നിഹിതരായിരുന്ന രണ്ടുപേര്. അപ്പൊ ഒന്ന് പഴമ്പള്ളി അച്യുതൻ, മറ്റൊന്ന് കുമ്പളത്ത് ശങ്കപ്പിള്ള. ഈ കുമ്പളത്ത് ശങ്കപ്പിള്ളി എന്ന് വെച്ചാൽ പന്മനാശന സ്ഥാപിച്ച പുള്ളി അവിടെ ഉണ്ടായിരുന്നു, ഇദ്ദേഹം ഉണ്ടായിരുന്നു. ആ ജ്യേഷ്ഠന്റെ വീട്. അപ്പൊ ഈ ജ്യേഷ്ഠന്റെ വീട്. അപ്പോ ഇപ്പോ പാർവത്തിയാർ പണിയാണോ എന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞു പ്രവൃത്തിയുണ്ട്, ആരില്ല എന്ന് പറഞ്ഞു. ഇത് പഴമ്പള്ളി അച്യുതൻ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുമ്പളത്ത് ശങ്കപ്പിള്ള ഈ കാര്യം പറഞ്ഞിട്ടില്ല, വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ ഇങ്ങനെ ഒരു സംഭാഷണം നടന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. മനഃപൂർവ്വം രേഖപ്പെടുത്താത്തതാണോ അല്ലേ ഒന്നും എനിക്കറിയാൻ പറ്റില്ല. കാരണം അത്രയും ഒരു അതിനുള്ള ഒരു ഇതുള്ള ആളല്ല, അതേ ഒരു പൊളിറ്റീഷ്യനാണ്. അതേസമയം പഴമ്പള്ളി അച്യുതൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അദ്ദേഹം ഗുരുവിന്റെ ശിഷ്യനാണ്, വലിയ സംസ്കൃത പണ്ഡിതനാണ്, സാഹിത്യകാരനാണ്, നിരീക്ഷണ ശേഷി കൂടുതലുള്ള ആളാണ്. അതുകൊണ്ട് നല്ല അർത്ഥത്തിൽ തന്നെ എടുക്കാം. അദ്ദേഹം എന്തായാലും അത് രേഖപ്പെടുത്തി വെച്ച് പഴമ്പള്ളി അച്യുതന്റെ ജീവചരിത്രം കൂടെ ഉണ്ട്, എടുത്ത് വായിച്ചു നോക്കുക. അതിൽ ഈ സംഭാഷണത്തെ പറയുന്നുണ്ട്. ഈ സംഭാഷണത്തിന്റെ രീതിയാണ്. അപ്പോ നമ്മളോടാണ് ഇപ്പൊ വേറൊരാള് ചോദിക്കുന്നതെന്ന് വെച്ചോ, ഇപ്പൊ എന്താ പാർവർത്തിയാർ പണിയാണോ എന്ന് ചോദിച്ചാ നമ്മൾ എങ്ങനെ എടുക്കുക ആ ചോദ്യത്തിന്? പാർവത്തിയാരെന്ന് വെച്ചാ ഇന്നത്തെ തഹസീൽദാരോ വില്ലേജ് ഓഫീസറോ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, അവരുടെ പണി പ്രവൃത്തിയാർ, മനസ്സിലായോ? അതാണ് പണ്ട് പാർവത്തിയാരെന്ന് പറയും. ഞങ്ങളുടെ നാട്ടില് എന്റെ കുട്ടിക്കാലത്ത് ഒരു വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു. ആ വില്ലേജ് ഓഫീസറെ കുറിച്ച് അച്ഛനൊക്കെ പറയുന്നത് പാർവത്തിയാരെന്നാണ്, അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പൊ വില്ലേജ് ഓഫീസർ ആയിരിക്കും, തഹസീൽദാരുടെ അങ്ങനെ പറയുമെന്ന് അറിയത്തില്ല. എല്ലാരും വിളിക്കുന്ന പാർവത്തിയാരെന്നാണ് അന്നത്തെ ഒരു ഭാഷ. അപ്പൊ ഈ ഒരു സംഭാഷണം ഒരാൾ നമ്മളോടാണ് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലെന്തായിരിക്കും തോന്നുന്നു? ഒന്ന് തോന്നാം നമ്മളെ ഒരു അതൊരു ഹ്യൂമിലിയേഷൻ ആണെന്ന് തോന്നാം. ഹ്യൂമിലിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉത്തരവുണ്ട്, ഒന്ന് വിറ്റാവത്തില്ലെന്നേ. അപമാനിക്കുക, നമ്മളെ അപമാനിക്കുന്നു തോന്നാം. ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്, മനസ്സിലായ? അങ്ങനെ തോന്നാൻ എന്താണ് കാരണം? കാരണം ഗുരു കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിച്ച് കാട്ടിൽ പോയി തപസ് ചെയ്ത് വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വന്ന് നാട്ടിലെല്ലാം നടന്ന് വസ്തു വിലയ്ക്ക് വാങ്ങുന്നു, സംഭാവന വാങ്ങുന്നു, ആശ്രമങ്ങളുണ്ടാക്കുന്നു, സ്കൂളുണ്ടാക്കുന്നു, അമ്പലങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. അപ്പോൾ ഒരു സന്യാസി എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊന്നും ചെയ്യാൻ പാടില്ല, കാരണം എല്ലാം ഉപേക്ഷിച്ച ആളല്ലേ. ഉപേക്ഷിച്ചു പോയിട്ട് തിരിച്ചു വന്ന് ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇത് സന്യാസിയുടെ പണിയല്ല എന്ന് പറഞ്ഞ് അപമാനിക്കാൻ വേണ്ടി ചോദിച്ചാണ് എന്ന് നമ്മൾ ധരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ധരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ റിയാക്റ്റീവായി ചിന്തിക്കുന്നവരാണ്? നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഏത് കാര്യം കേട്ടാലും നമ്മൾ റിയാക്റ്റീവായി ചിന്തിക്കുന്നവരാണ്. അങ്ങനെ റിയാക്റ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉടനെ ഒരു ഡിഫൻസീവ് മെക്കാനിസം പ്രവർത്തിക്കും. നമ്മൾ നമ്മളെ ഡിഫൻസ് ചെയ്യാൻ നോക്കും. മനസ്സിലായോ? നമ്മളെ ഡിഫൻസ് ചെയ്യാൻ നോക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, എന്താ കുഴപ്പം? സ്കൂളുണ്ടാക്കുന്നു, ആശുപത്രി ഉണ്ടാക്കുന്നു, അതൊക്കെ പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം, ഇതെന്താ ദോഷം എന്താണ് എന്ന് തിരിച്ചു ചോദിക്കും. നമ്മളാണെങ്കിൽ തിരിച്ചു ചോദിച്ചിട്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിയാക്റ്റീവായി സംസാരിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ സംഭവിക്കുന്നത് എന്തായിരിക്കും? അല്ല, ഒരു ആർഗ്യുമെന്റ് ആയിരിക്കും. അപ്പൊ ചോദിച്ചയാള് ചോദിച്ചു അതൊക്കെ ചെയ്യുന്നത് ശരിയാണ്, സന്യാസി എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച ആളല്ലേ, ഭാര്യയെ പോലും ഉപേക്ഷിച്ചിട്ട് കാട്ടിപ്പോയ ആളല്ലേ, വീണ്ടും തിരിച്ചു വന്ന് ഈ പണികളൊക്കെയാണ് ചെയ്യുന്നത്, ഗൃഹസ്ഥന്റെ പണിയല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കമാവും. അങ്ങനെ ഒരു തർക്കം നടന്നു, ഒരു സംഭാഷണവും നടന്നില്ല, അവിടെ തീർന്നത്. അപ്പൊ റിയാക്റ്റീവ് ആയിട്ടല്ല, അതൊക്കെ വേറെ കാര്യം. അത് ഇതുമായിട്ടൊന്നും ഈ ആവശ്യമില്ലാത്ത കാര്യം പറയും, ഞാൻ പറയുന്ന ആവശ്യമുള്ള കാര്യം മാത്രമാണ്. മനസ്സിലായോ? ഇത് ഈ ഒരു സംഭാഷണത്തെ കുറിച്ച് ഞാൻ പറയുകയാണ്. അവിടെ വിചാരിയാതി കഷായം കൊണ്ടുവന്നു അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഞാൻ പറയുന്ന വിഷയത്തിൽ നിൽക്കും മനസ്സ്, അവിടെ നിർത്ത്. മനസ്സിലായോ? വിചാരിയാതി കഷായത്തെ കുറിച്ച് എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടില്ല. അതല്ല പറയുന്നത്, പറയുന്ന കാര്യം മനസ്സിലാക്കും. മനസ്സിലായോ? അപ്പോ എന്താണ് അവിടെ ഡിഫൻസീവായോ റിയാക്റ്റീവായോ ഉള്ള ഒരു സംഭാഷണമോടെ നടന്നില്ല, അവിടെ ആർഗ്യുമെന്റേഷൻ നടന്നില്ല, ആർഗ്യുമെന്റേറ്റീവായി ചർച്ച മുമ്പോട്ട് പോയില്ല, അവിടെ തീർന്നു. പിന്നെ അങ്ങനെ ഒരു ഇനി വേറെ രീതിയിൽ ചോദിക്കാം, എങ്ങനെ ചിന്തിക്കാം? എന്താണ് തന്നെ ഹ്യൂമിലേറ്റ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും. അല്ല, ഇനി നമ്മളാണെങ്കിൽ ചിലപ്പോൾ ചിന്തിക്കുന്ന എന്താണ്, നമ്മളെ കളിയാക്കിയാണ് നിയന്ത്രിക്കാം. മനസ്സിലായോ? സാറിന് നമ്മള് ഇപ്പൊ ഒരാള് അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്, ആരോട് സംഭാഷണം ചെയ്യുമ്പോഴും അത് പറയും. അതും സൈക്കോളജിയുടെ ഒരു വിഷയം, ഇതൊക്കെ സൈക്കോളജിയുടെ വിഷയമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇയാൾ എന്നെ കളിയാക്കുകയാണെന്ന് തോന്നുന്നു വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ മെന്റൽ ടോർച്ചറിങ് എപ്പോഴെങ്കിലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഭവിച്ച വ്യക്തികൾക്ക് മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുമ്പോൾ അത് കളിയാക്കുകയാണെന്ന് തോന്നും. അങ്ങനെ തോന്നാനൊരു ചാൻസ് ഉണ്ട്. കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ടോർച്ചറിങ് ഒക്കെ അനുഭവിച്ചവർക്ക് അങ്ങനെ തോന്നും, മറ്റുള്ളവർ നമ്മൾ ഉപദ്രവിക്കുകയാണ്, കളിയാക്കുകയാണെന്ന് തോന്നുന്നു. എന്താ കളിയാക്കുന്നത്? സന്യാസിയായി സർവസംഘ പരിത്യാഗിയായിട്ട് എന്താ ഇപ്പൊ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കളിയാക്കുകയാണ്, ചെറുതാക്കുകയാണ്, കൊച്ചാക്കുകയാണെന്നൊക്കെ പറയും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാലും ഒരാളെന്തു ചെയ്യും? സംഭാഷണം ഡിഫൻസീവാകും. ഡിഫൻസീവ് ആയി കഴിഞ്ഞാൽ പിന്നീട് അത് ആർഗ്യുമെന്റേറ്റീവ് ആകും, അതായി കഴിഞ്ഞാൽ പിന്നെ ഗോൾ വിന്നിംഗ് ആവും, ജയിക്കണം, മറ്റേയാളെ പറഞ്ഞിരുത്തണം, അടിച്ചിരുത്തണം. ഗുരുവിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല, എന്നുവെച്ചാൽ തന്നെ കളിയാക്കിയതായിട്ട് തോന്നിയില്ല. പിന്നെ നമുക്ക് സാധാരണ ആൾക്കാർക്ക് ഇത് ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ രണ്ടു മൂന്നാളെ ഉദാഹരണമായിട്ട് എടുക്കുന്നു. സൈക്കോളജി പറയുന്ന വേറെ ഉദാഹരണങ്ങളാണ് ഞാനിപ്പോ നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി നിർത്തുന്നത്. മറ്റൊന്ന് തോന്നുന്നത് എന്താണ്? എന്നെ ബോധവൽക്കരിക്കാൻ പറയണം, എന്നെ പഠിപ്പിക്കാൻ വേണ്ടി പറയണം എന്ന് തോന്നുന്നു. അപ്പോ സ്വാമി പറഞ്ഞതുപോലെ എന്താണ്, ഞാന് ഈ സംഭാഷണത്തെ കുറിച്ച് പറയുമ്പോൾ സ്വാമി വിദാരിയായി കഷായം കൊണ്ടുവന്നു. അപ്പൊ എനിക്ക് തോന്നാവോ ഇതെന്നെ പഠിപ്പിക്കാൻ വേണ്ടി വരിക, പഠിപ്പിക്കാൻ വേണ്ടി വരുന്നു എന്ന് തോന്നിയാലും എന്താ പഠിപ്പിക്കാൻ വരുന്നത്? ഇതല്ല സന്യാസ. സന്യാസം എന്ന് വെച്ചാൽ സർവ്വോപേക്ഷിച്ചിട്ട് ഗുഹയിൽ തന്നെ ഇരിക്കുന്നതാണ്. ഇതൊന്നും ഒരു സന്യാസമേ അല്ല. ഈ ഒരു ക്ലാസ് എനിക്ക് എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാലും ഞാൻ ഡിഫൻസീവാണ്. ഡിഫൻസീവ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തോരും ഡിഫൻസീവായ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് വാദപ്രതിവാദം. എവിടെയാണോ നമ്മൾ ഡിഫൻസീവ് ആകുന്നത്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത്, അപ്പൊ അവിടെ എന്ത് ചെയ്യും? ആരെങ്കിലും ഒരാൾ നിർത്തുന്നത് വരെ വാദപ്രതിവാദം തുറന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ സംഭാഷണത്തിൽ നിന്ന് ഗുരുവിനത് തന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നതായി തോന്നിയില്ല, തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതായി തോന്നിയില്ല. പിന്നെ ഒന്നെന്തൂടെ പറഞ്ഞ് ഓ പോയി പോയി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ആ തന്നെ കളിയാക്കലായി തോന്നിയില്ല. മൂന്ന് ഉദാഹരണമേ പറഞ്ഞുള്ളൂ. ഇത്തരം സംഭാഷണങ്ങൾ നിങ്ങൾ സൈക്കോളജിയുടെ ബുക്കിൽ നോക്കിയ ഒരുപാട് ഉദാഹരണങ്ങൾ. ഒന്നെന്താണ്? തന്നെ കളിയാക്കുന്നതായി തോന്നിയില്ല, തോന്നിയുണ്ടാണ് നമ്മളാണെങ്കിൽ തോന്നും. രണ്ടാമത്തത് പഠിപ്പിക്കുകയാണ്, എഡ്യൂക്കേറ്റ് ചെയ്യണം തോന്നും, അങ്ങനെ തോന്നിയില്ല. മൂന്നാമത്തത് എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു രക്ഷയും നിങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നു? ഇത് നിങ്ങൾ ഇന്ന് ഒരു ക്ലാസ് കേട്ടാ പോരെ, പത്ത് ക്ലാസ് കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഹ്യൂമിലേറ്റ് ചെയ്യുക, കളിയാക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് നമ്മളാണെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നു. ഇങ്ങനൊരു ചോദ്യം വന്ന അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഏതായാലും ശരി, നമ്മൾ നമ്മളെ പ്രതിരോധിക്കാൻ ശ്രമിക്കും. നമ്മൾ നമ്മളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കുന്ന എന്തായിരിക്കും? വാദപ്രതിവാദം. എന്തുകൊണ്ട്? ഇതെന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആവശ്യം വിൻ ചെയ്യുകയാണ്, ജയിക്കുകയാണ് പറഞ്ഞ്. മനസ്സിലായോ? ഇവിടെയാണ് മെറ്റ അവയർനെസ് എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത്. ഈ മെറ്റ അവയർനെസ് എന്ന് പറയുന്നത് നമ്മൾ സാറിന് കേട്ടിട്ടുള്ളത് തന്നെയാണ്. അദ്വൈതികൾ പറയുന്നത് നമ്മുടെ മനസ്സിൽ വികാരങ്ങള്, വിചാരങ്ങള്, ഇമോഷൻസ്, ചിന്തകള് എന്ത് വന്നാലും താന് അതിനൊരു സാക്ഷിയാണെന്ന് കരുതുക, താൻ അതിനോട് ഐഡന്റിഫൈ ചെയ്യാതിരിക്കുക. കേട്ടിട്ടില്ലേ? ഇതാണ് അദ്വൈതികൾ പറയുന്നത്. ശൂന്യവാദികൾ പറയുന്നത്, ബൗദ്ധന്മാരും മറ്റും പറയുന്നത് ഇതുപോലെ തന്നെയാണ്. പക്ഷെ അവിടെ സാക്ഷിയൊന്നുമില്ല. അവർ പറയുന്നത് എന്താണ്? ഇതൊക്കെ ശൂന്യത്തിൽ സംഭവിക്കുന്നതാണ്, എല്ലാം ശൂന്യമാണ്. അതുകൊണ്ട് രണ്ടു കൂട്ടരും പറയുന്ന അതിനോട് ഐഡന്റിഫൈ ചെയ്യാതിരിക്കുക. നമ്മുടെ വികാരങ്ങളോടും വിചാരങ്ങളോടും ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ താതാന്യപ്പെടാതിരിക്കുക, താൻ അതിൽ നിന്ന് മാറിയിരിക്കുക. അതിനെയാണ് ഇവിടെ പറയുന്നത് മെറ്റ അവയർനെസ് എന്ന് വെച്ചാൽ തന്റെ അവയർനെസിനെ കുറിച്ച് അവയർ ആയിരിക്കുക. ഇതിനാണ് മെറ്റ അവയർനെസ് എന്ന് പറയുന്നത്. അതിന് അദ്വൈതികൾ പറയുന്ന സാക്ഷിയുടെ ആവശ്യമില്ല, ബൗദ്ധന്മാർ പറയുന്ന ശൂന്യത്തിന്റെ ആവശ്യമില്ല. സൈക്കോളജി പറയുന്നത് ഇതെല്ലാം നമ്മുടെ ബോധമാണ്, നമ്മുടെ അവയർനെസ് ആണ്. ഇപ്പൊ തന്റെ ഉള്ളിൽ നടക്കുന്ന ഇമോഷൻസ്, മറ്റെല്ലാ വികാരങ്ങളും, അതിനെക്കുറിച്ചുള്ള തന്റെ ബോധവും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ മനസ്സിലിപ്പോ ഭയമുണ്ടായി. ഭയം ഉണ്ടായപ്പോ തന്നെ എനിക്ക് അതിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടായി. എന്താണ് ഭയമുണ്ടായി? ഭയമുണ്ടായി എന്നുള്ള അവയർനെസ് ഉണ്ടായി. ഒരു സ്റ്റെപ്പ് കൂടെ കടന്നു, അങ്ങനെ ഒരു അവയർനെസ് ഉള്ളവനാണെന്നുള്ള അവയർനെസ് കൂടെ ഉണ്ടാവും. ഭയത്തെക്കുറിച്ച് ബോധമുള്ളവനാണ് എന്നുള്ള ബോധം, ഇതിനാണ് മെറ്റ അവയർനെസ് കൂടി. മനസ്സിലായോ? എന്റെ ഉള്ളിൽ ഭയമുണ്ടായി, ഭയത്തെ കുറിച്ച് എനിക്ക് ബോധമുണ്ടായി. അപ്പൊ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം എനിക്ക് പിടികെട്ടി എന്നുള്ള ബോധം. ഭയത്തെക്കുറിച്ച് ബോധമുള്ളവനാണ് നമ്മൾ സാറിന് ചോദിക്കാറില്ല, എന്താ നിനക്ക് ഇതിനെ കുറിച്ച് ബോധമില്ലേ? അത് ചോദിക്കുന്ന ഈ മെറ്റാ അവയർനെസിനെ കുറിച്ചാണ്. നിന്റെ ഉള്ളിൽ എന്ത് ബോധമാണ് ഉണ്ടായത്, അതിനെക്കുറിച്ച് നിനക്ക് ബോധമുണ്ടായിരിക്കും. നിന്റെ ഉള്ളിൽ എന്ത് ചിന്തയാണോ നടക്കുന്നത്, ആ ചിന്തയെക്കുറിച്ച് നീ ചിന്തിക്കുക. അതാണ് മെറ്റാ കോഗ്നിഷൻ. അത് വന്നു കഴിഞ്ഞാൽ ജഡ്ജ്മെന്റ്, അത് പാടില്ല. മനസ്സിലായ? അതിന്റെ തെറ്റ് ശരി, നല്ലത് ശരിയാണോ തെറ്റാണോ നല്ലതാണോ ചീത്തയാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ജഡ്ജ്മെന്റ് ആവും, അത് പാടില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. മെറ്റ അവയർനെസ്, അതായത് എന്ത് ചിന്തയാണെന്ന് അവയർ ചെയ്യുന്നതിനെയാണോ കോഗ്നിഷൻ, മെറ്റാ കോഗ്നിഷൻ എന്ന് പറയുന്നത്? ആ ചിന്തയെ കുറിച്ച് ചിന്തിക്കുന്നത്, ആ ചിന്തയെ കുറിച്ച് ചിന്തിക്കുന്നു. ഭയം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒരു ഇമോഷൻ. ആ ഇമോഷനെ കുറിച്ച് എനിക്ക് ബോധമുണ്ടല്ലോ, ഭയം വരുമ്പോൾ ബോധമുണ്ടാവല്ലോ, അങ്ങനെ ബോധമുണ്ട് എന്നുള്ള ബോധം എനിക്കുണ്ടായിരിക്കുക, അത് മെറ്റ അവയർനെസ്. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കേണ്ടി വരും, എന്താ നിനക്ക് ബോധമില്ലേ എന്ന് ചോദിക്കേണ്ടി വരും. മനസ്സിലായോ? മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചിന്തയെ കുറിച്ച് ചിന്തിക്കുന്നു, അതാണ് മെറ്റാകോഗ്നിഷൻ. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഉള്ളിൽ കടന്നു പോകുന്ന ചിന്തകളെ കുറിച്ച് ചിന്തിക്കുക. അത് ഒരു സ്റ്റെപ്പ് കൂടെ മേലാണ് അവയർ. അവയറാകുക എന്നുള്ള കോഗ്നിഷൻ എന്ന് പറയുമ്പോൾ ചിന്തയെ കുറിച്ചാണ്, മറ്റത് അവയർനെസ്സിനെ കുറിച്ചാണ്. അവയർനെസ് കുറിച്ച് പറയുന്നത് കോഗ്നിഷൻ എന്ന് വെച്ചാൽ സാധാരണ ബോധം എന്നുള്ള അർത്ഥമാണ്. കോഗ്നിറ്റീവ് സയൻസ്, ബോധത്തെ കുറിച്ചുള്ള സയൻസ്. മനസ്സിലായോ? അതായത് അവയർനെസ് എന്ന് ഇവിടെ ഇതൊരു ശാസ്ത്രത്തിൽ പറയുന്ന കാര്യമാണ് എന്ന് പറയുമ്പോൾ ഇമോഷൻസിനെ കുറിച്ചുള്ള അവയർനെസ് ആണ്. കോഗ്നിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് ചിന്തയെ കുറിച്ചുള്ള ചിന്തയാണ്. മനസ്സിലായ? ചിന്ത അതിനെ കുറിച്ചുള്ള ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കിളി പോയ ആൾക്കാർക്ക്, കിളി പോയെങ്കിൽ അവന്റെ ചിന്തയെ കുറിച്ച് അവന് ചിന്തിക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ ഒരു പ്രശ്നം. അതാണ് കിളി പോവുക എന്ന് പറയുന്നത്. അതാണ് അത് വരാതിരിക്കുന്നത്. അതിന്റെ സഭ്യമായ ഭാഷയാണ് കിളി പോവുക. അവർക്കൊരിക്കലും അവരുടെ അവയർനെസ്സിനെ കുറിച്ച് അവയറാകത്തില്ല. ഈ ദുഃഖം വന്നാൽ ദുഃഖമെന്ന് അവൻ അറിയും, പക്ഷെ ആ ദുഃഖം ഇങ്ങനെ വരുന്നു, ദുഃഖത്തെ കുറിച്ച് ബോധം ഉണ്ടാകുന്നു, അതിനെക്കുറിച്ചൊരു ബോധം അവനായിരിക്കില്ല. അതുകൊണ്ടാണ് അവന്റെ അത് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. പ്രവൃത്തിയുമായിട്ട് ബന്ധം വരത്തില്ല, ഒന്നും കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ഇത് എന്താണ്, ഇതിന്റെ മറ്റുള്ളവരുമായിട്ട് സംഭാഷണം നടത്തുമ്പോ അത് എങ്ങനെയാണ് സംഭാഷണം നടത്തേണ്ടത്? പിന്നെ മെന്റൽ ഡ്രിഫ്റ്റ് വരാതെ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കി കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ DRIFT മെന്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഈ കാർ റേസിംഗ് കണ്ടിട്ടുണ്ടോ? യൂട്യൂബിൽ കാണാം. കാർ റേസിംഗില് ഒരു വലിയ സ്പോർട്സാണ് ഇപ്പൊ ഡ്രിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും വണ്ടി. ഒരു പ്രത്യേക തരത്തിൽ ബാക്ക് കൊടുത്തിട്ട് ബ്രേക്ക് കൊടുത്തിട്ട് സ്റ്റിയറിംഗ് തിരിക്കുമ്പോഴത്തേക്ക് വണ്ടി ഇങ്ങനെ കറങ്ങും. കണ്ടിട്ടുണ്ടോ? ബാക്ക് സൈഡ് മാത്രം ഇങ്ങനെ പോകും, എന്നിട്ട് പെട്ടെന്ന് അതുപോലെ തിരിച്ചു വന്നിട്ട് നേരത്തെ പോകണം. ഇതൊരു വലിയൊരു സ്പോർട്സ് ഐറ്റമാണ്. ജപ്പാനിലാണ് ഇത് കൂടുതലുള്ളത്. വലിയ ട്രാക്കുകളിലായിരിക്കും ഓടിക്കുന്നത്. ഇങ്ങനെ പോകുമ്പോ ബ്രേക്ക് ചെയ്ത് സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് അങ്ങനെ നിൽക്കും, ബാക്ക് സൈഡ് എന്ത് ചെയ്യും, ഇങ്ങനെ പോകും. ഈ സിനിമയും കണ്ടിട്ടില്ലേ? ആ പിള്ളേർ കാണിക്കുന്നത് ഇതാണ് ഡ്രിഫ്റ്റിംഗ്. ഡ്രിഫ്റ്റിംഗ് എന്ന് പറയുന്നത് സ്പോർട്സ് ആണ്. എന്നിട്ട് വീണ്ടും അതിനെ നേരെ ആക്കിയതിന് ശേഷം വീണ്ടും ഓടിക്കണം. അപ്പോ ഒരു ഇത്ര കിലോമീറ്ററിനകം ഒരാള് എത്ര സമയം ഡ്രിഫ്റ്റിംഗ് കാണിച്ചു, അത് എത്ര പെർഫെക്റ്റായി ചെയ്തു, അതനുസരിച്ച് ഗോൾഡ് മെഡൽ. പുതിയ അപകടം പിടിച്ചൊരു കളിയാണ്, ഗോൾഡ് ഒരു മരിച്ചിട്ടൊക്കെ ഉണ്ട്. അവര് വണ്ടിയിട്ട് കറങ്ങിക്കളയും. അത് നമ്മുടെ വിജയിന്റെ സിനിമയിലൊക്കെ കാണാം. വിജയിന് വലിയ എക്സ്പെർട്ടാണ്. ആര്? സിനിമയിലേ ഉള്ളൂ, അല്ലെ യഥാർത്ഥത്തിലല്ലേ. അത് സ്റ്റണ്ട് മാസ്റ്റർമാരുണ്ട്, അവര് കാണിക്കുന്നതാണ്. അവനൊന്നും കാണിക്കാം, നമ്മളിത് കാണിച്ചുകഴിഞ്ഞാൽ തീർന്നു. മനസ്സിലായി? ഈ നമ്മുടെ വണ്ടിയിലെ ടയറൊന്നും ഇട്ട് അത് ചെയ്യാൻ പറ്റില്ല. ഈ ടയറൊക്കെ ഇട്ട് അത് പൊട്ടിപ്പോകും, വണ്ടി മറിയും ചെയ്യും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ല ട്രെയിനിങ് വേണം ഡ്രിഫ്റ്റിംഗ്. എന്നുവെച്ചാൽ ഡ്രിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാതയിൽ നിന്ന് മാറിപ്പോവുക. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പാതയിൽ നിന്ന് മാറിപ്പോവുക. അതാണ് നേരത്തെ ആബ്സെന്റ് മൈൻഡ് ആവുക, വേറെ എന്തെങ്കിലും ചിന്തിക്കുക, മെന്റൽ ഡ്രിഫ്റ്റ്. പാതയിൽ നിന്ന് മാറിപ്പോവുക, ആ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോവുക. അപ്പോ ഇതൊന്നും വരാതെ ഇപ്പോ ഗുരുവിന്റെ സംഭാഷണം മൊത്തം ശ്രദ്ധിക്കുക. ഗുരുവിനോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതി പറയുന്നത് നമുക്ക് ഡിഫൻസീവ് ഒഴിവാക്കണം, റിയാക്റ്റീവ് ആയിട്ട് ഒഴിവാക്കണം, ആർഗ്യുമെന്റേറ്റീവ് ആയിട്ടുള്ള ഒഴിവാക്കണം. പക്ഷെ അവൻ ശ്രമിക്കുന്നത് നമ്മുടെ എന്താണ്, നമ്മുടെ ഈഗോയെ മുറിവേൽപ്പിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. ചിലപ്പോ അവൻ അങ്ങനെ ഒരു ഉദ്ദേശം കാണും, ചിലപ്പോ അത് കാണില്ലായിരിക്കും, ചിലപ്പോ അങ്ങനെ കാണും. ഇവന്റെ ഈഗോയിലൊന്ന് തൊട്ടു കഴിഞ്ഞാ നല്ല ഈഗോ ഉള്ള ആൾക്കാർക്ക് പറയും, ഒരു തൂവലിന്റെ അറ്റം കൊണ്ട് അവന്റെ ഈഗോയിലൊന്ന് സ്പർശിച്ചാൽ മതി, അവൻ ആകെ അപ്സെറ്റ് ആവും. എന്നുവെച്ചാ വളരെ മൃദുവായ ഒരു വാക്കുകൊണ്ട് പോലും അവനെ സ്പർശിക്കുമ്പോ എന്നെ ഹർട്ട് ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ ആകെ അപ്സെറ്റ് ആവും, ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും, എല്ലാ ബന്ധവും അവിടെ അവസാനിക്കും. അതാണ് ഈഗോ ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷെ ഒരാളുടെ നേച്ചർ അതാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അവന്റെ ഈഗോയെ അത് ബാധിക്കും. അപ്പോഴാണ് അവൾ പറയുന്നത് നീ എന്നെ അപമാനിക്കാനാണ് പറയുന്നത്, നീ എന്നെ കളിയാക്കാനാണ്. അപ്പോ പ്രത്യേകിച്ചും ഈ സെൽഫ് ഇമേജ്, സ്വയം ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ജീവിക്കുന്ന ആൾക്കാർ, ആ സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? ഞാനൊരു സംഭവമാണ് ഏതെങ്കിലും കാര്യത്തിൽ, ഇവൻ യൂസ്ലെസ് ആയിരിക്കും. എന്തായാലും വിചാരിക്കുന്നത് എന്താണ്, ഞാനൊരു സംഭവമാണ്. എന്താ ഞാൻ സംഭവം ആവുന്നത്? ഞാൻ ഇവിടുത്തെ ഒരു പ്രധാന സ്വാമിയാണ്, സീനിയർ സ്വാമി. ഞാൻ ഇവിടുത്തെ ഒരു സീനിയർ സ്വാമിയാണ്, എനിക്ക് ഒരുപാട് ഭക്തന്മാരുടെ സ്വാധീനമുണ്ട്, എനിക്ക് അധികാരങ്ങളുടെ കപ്പടിയുണ്ട്. പിണറായി വിജയൻ എന്നെ കണ്ട ഇരുന്നിടത്ത് നണിയിക്കും. ഇവിടെ ചില സ്വാമിമാർ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, പിണറായി വിജയൻ എന്നെ കണ്ട എണീക്കും. നരേന്ദ്രമോദിയുടെ കാര്യം പറയും വേണ്ട, നരേന്ദ്രമോദി കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടി. പിണറായി അച്ഛനെയും ഇത്ര ഈഗോകൾ സംരക്ഷിച്ച് ജീവിക്കുന്നവര്, അവരോട് നമ്മൾ അടുക്കുമ്പോഴത്തേക്ക് ഇവരെ ഈഗോ ഹർട്ട് ചെയ്യാൻ ഒരുപാടൊന്നും വേണ്ട. ഒരു വാക്ക് തിരുവടികളുടെ അടുത്ത് പറയുന്ന ഒരു വാക്ക് തെറ്റിപ്പോയാൽ തീർന്നു, അവൻ നോട്ടപ്പുള്ളിയാക്കും. ഈഗോ അശേഷം ഇല്ലെന്ന് ഒരു ഇതല്ലേ കൊടുത്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞു വരേന്നേ, ഇത് ഈഗോ എന്നല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം മെറ്റ അവയർനെസ്, അതാണ് മെറ്റ അവയർനെസ്. ഈഗോ എന്നൊക്കെ പറയുന്ന ചീപ്പ് കാര്യങ്ങളല്ലേ. നമ്മുടെ ഇവിടെയുള്ള ഈ എന്താണ് ഡൂക്കലി സ്വാമിമാർ കൊണ്ട് നടക്കുന്ന കാര്യമാണ്, അത് ഗുരുദേവന്റെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഏ നമ്മുടെ ഡൂക്കിന് സായിമാര് കൊണ്ടു നടക്കുന്നതാണ് ഈഗോ എന്നൊക്കെ പറയും. ഇത് ഗുരുദേവന്റെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നത് തന്നെ എത്ര അതെ, അതാ പറഞ്ഞു വരുന്നത്. അപ്പോ എന്ത് വരുന്നു, ഈ മെന്റൽ ഡ്രിഫ്റ്റ് ഒരിക്കലും വരാതിരിക്കുക. ഈ മെന്റൽ ഡ്രിഫ്റ്റ് വരിക എന്ന് പറഞ്ഞാ ഇപ്പൊ നമ്മളോടാണ് ഇങ്ങനെ ചോദിച്ച് ഇതുപോലെ ഒരു ചോദ്യം, ഈ ചോദ്യം ചോദിക്കാൻ വഴിയില്ലെങ്കിൽ ഇതുപോലെ ഒരു ചോദ്യം ചോദിച്ച് നമുക്ക് ആദ്യം സംഭവിക്കുന്ന മെന്റൽ ഡ്രിഫ്റ്റാണ്, അത് വഴിതിരിഞ്ഞ് സഞ്ചരിക്കാൻ തുടങ്ങും. ഇതെന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞു, എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, എന്നെ ഹ്യൂമിലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണെന്ന് ചിന്തിക്കുന്നതാണെന്ത് മെന്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞു വരുന്നു, അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പൊ ഗുരുവിന്റെ ഏത് സംഭാഷണം നോക്കും, ഏത് സംഭാഷണം എടുത്താലും ശരി, അതെന്താണ് ഒരിക്കലും അത് ഡിഫൻഡീവ് ആയിരിക്കത്തില്ല. പിന്നെ റിയാക്റ്റീവ് ആയിരിക്കത്തില്ല, ആർഗ്യുമെന്റ് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. മറിച്ച് ഉണ്ടാവും. പക്ഷെ ഗുരുവിന്റെ ആ സംഭാഷണം എന്ന് പറയുന്നത് എന്തായിരിക്കും, റിഫ്ലക്റ്റീവ് ആയിരിക്കും. മെറ്റ അവയർനെസ് ഉള്ളത് കൊണ്ട് ചിന്ത എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോ സാധാരണഗതിയില് മനസ്സിലായോ, ഗുരുവിനോട് ആര് എന്ത് സംഭാഷണം നടത്തിയാലും ഗുരു സാധനം എന്താ ചെയ്യുന്നത്, ഒരിക്കലും അവിടെ അവരോട് ആർഗ്യുമെന്റിന് തയ്യാറാകത്തേ ഇല്ല, അവരിക്കലും തയ്യാറാകത്തില്ല. അങ്ങനെ ആരോടെങ്കിലും ആർഗ്യുമെന്റ് നടത്തിയായിട്ട് കാണാം. പിന്നെ ഈ ശിഷ്യന്മാരോടൊക്കെ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ചിലവ് നടത്തിയിരിക്കും സാധാരണ സംഭാഷണത്തിൽ. ഇപ്പൊ നമ്മൾ തർക്കമാണ് പഠിക്കുകയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അവിടെ ആർഗ്യുമെന്റേഷൻ അല്ലേ ഉള്ളൂ, അതിനെ കുറിച്ചല്ല പറയുന്നു. സാധാരണ സംഭാഷണത്തിൽ അങ്ങനെയല്ല, അവിടെ റിഫ്ലക്റ്റീവ് എന്ന് പറയുന്നതിന്റെ അടയാളമാണ് സിമ്പിളായ ഒരു ചോദ്യം ഒന്ന് ചോദിക്കുക. വളരെ സിമ്പിളായ ഒരു ചോദ്യം എന്തെങ്കിലും എന്നുവെച്ചാ ഇതൊന്നും തന്നെ ബാധിക്കുന്നേ ഇല്ല. ഓ അതങ്ങനെയാണോ, ഏത് സംഭാഷണം എടുത്തു നോക്കുക, നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യാത്ത രീതിയിലായിരിക്കും. അതാണ് മെറ്റ അവയർനെസിന്റെ ലക്ഷണം. ജാതി ഏതാ കണ്ടാൽ അറിയില്ലേ, പ്രശ്നം തീർന്നു, മനസ്സിലായ. ഇതിനാണ് മെറ്റ അവയർനെസ്. അത് പിന്നെ രണ്ടാമത് വരുന്നതാണ്, ആദ്യം ഇത്രയാണ് പറയുന്നത് കണ്ടാൽ അറിയില്ലേ. അപ്പോ പിന്നെ അവിടെ ഒരു ആർഗ്യുമെന്റിന്റെ ആവശ്യമില്ലല്ലോ, ഒരു തർക്കത്തിന്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് എന്നുവെച്ചാൽ ഈ ചോദ്യത്തിൽ നിന്ന് താൻ ഒരു ഹ്യൂമിലിയേഷൻ അനുഭവിക്കുന്നില്ല, പിന്നെ താൻ കളിയാക്കുന്നതായി തോന്നില്ല, നമ്മളെ പോലെ ഇതെന്നെ കളിയാക്കാനാണ് ഈ ചോദിക്കുന്നത് അങ്ങനെ തോന്നില്ല, തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നില്ല. സിമ്പിളായിട്ട് എന്നുവെച്ചാൽ അത്തരം, ഈ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഈ ഡൂക്കിന് സ്വാമിമാർ കൊണ്ടുകൊടുക്കുന്ന ഈഗോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു അവയർനെസിന്റെ ഒരു ഉയർന്ന തലത്തിലാണ് തന്റെ ഉള്ളിൽ നടക്കുന്ന എന്താണെന്നുള്ളതിനെ കുറിച്ച് ശരിയായ ബോധമുണ്ട്. അപ്പൊ ഇതൊന്നും അവിടെ ഇല്ല, അതുകൊണ്ടാണ് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാത്തത്. എന്റെ ഉള്ളിൽ ഈഗോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ റിയാക്ട് ചെയ്യും, മനസ്സിലായോ. എന്റെ ഉള്ളിൽ എന്നെ കളിയാക്കുന്നു എന്നൊരു ബോധം വന്ന ഞാൻ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും. എന്നെ ഇവൻ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും. ഇതൊന്നും ഇല്ലെങ്കിൽ അതിനുള്ള മെറ്റ അവയർനെസ് എന്ന് പറയുന്നത്. അപ്പൊ തന്റെ ഉള്ളെന്താണെന്നുള്ളതിനെ കുറിച്ച് തനിക്ക് ബോധമുണ്ട്. തന്റെ ഉള്ളെന്താണ്, ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴും അത് വളരെ ശാന്തമാണ്, നിശ്ചലമാണ്, മനസ്സിലാ. അവിടെ ഇങ്ങനെയുള്ള വൃത്തികെട്ട ഒരു കാര്യങ്ങളും ഇല്ല, ശാന്തമായി തന്നെ ഇരിക്കും. ഒരു ചോദ്യത്തിന് ഗുരുവിനെ സംബന്ധിച്ചൊരു സിമ്പിളായ മറുപടിയാണ്. എന്താണ് അവിടെ ഈ ചോദ്യം ചോദിച്ചാണ് ജയിക്കാനുള്ള വ്യഗ്രതയൊന്നുമില്ല അയാൾ. ഇപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ സ്വാമിമാരൊക്കെ പ്രസംഗിക്കുന്നത് എന്താണ്, ഗുരുദേവൻ ചട്ടസിംഹി സ്വാമിയെ അടിച്ചിരുത്തി അങ്ങനെയല്ലേ നിങ്ങളൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുള്ളത് അല്ലേ? ആ ശരിയായ മറുപടി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഒരു ആർഗ്യുമെന്റേറ്റീവ് വാക്കിന് വാക്ക് മനസ്സിലായി. ഒരുപാടുണ്ടെന്നേ അതെ തന്നെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നല്ല, ഏത് സംഭാഷണം എടുത്തു നോക്കിക്കൊള്ളുക, അവിടെ മെറ്റ അവയർനെസ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ചോദ്യം ഏതെങ്കിലും തരത്തിൽ തന്നെ സ്പർശിക്കുന്ന കാര്യമല്ല, പക്ഷെ എന്താണ് താൻ മറുപടി പറയുമ്പോൾ തനിക്ക് ഇത്തരം വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു വലിയൊരു അവയർനെസ് ഉണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു ബോധമുണ്ട്. ആ ബോധത്തിൽ നിന്നുള്ള മറുപടിയാണ് വരുന്നത്. എന്താണ് എതിർക്കുന്നൊന്നുമില്ല, പ്രവൃത്തി ആരാണെന്ന് ചോദിച്ചാൽ പ്രവൃത്തി ഉണ്ട്, പ്രശ്നം തീർന്നല്ലോ. പ്രവൃത്തി ഇല്ലെന്ന് പറഞ്ഞാൽ അതെന്താവും? കള്ളമല്ല, അല്ല, നമുക്ക് തലയിൽ കയറുന്നില്ല, പറയണു, ഡിഫെൻസീവ് ആവും. കറക്റ്റ്, കണ്ട പറഞ്ഞ കേട്ടാ, ചിലപ്പോ അബദ്ധം പറയുമെങ്കിലും ചിലപ്പോ ശരിയും പറയും. അത് തന്നെ ഡിഫെൻസീവ് ആവും. അങ്ങനെ പറയണെങ്കിൽ പ്രവർത്തിക്കുന്നില്ല ഞാൻ, താൻ എന്നെ കുറിച്ച് എന്താ ധരിച്ചത്, ഞാൻ അങ്ങനെ പ്രവൃത്തിയൊന്നും ചെയ്യുന്നില്ല. അതിനാത്മീയമായ അർത്ഥമുണ്ട്, ഭൗതികമായ അർത്ഥം എല്ലാം ഉണ്ട്. അപ്പൊ ഡിഫെൻസീവ് അല്ല, ഡിഫെൻസീവ് അല്ലെങ്കിൽ പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോ അവിടെ എന്താണ് റിഫ്ലക്റ്റീവായ ചിന്തയുടെ ആഴങ്ങളിൽ നിന്ന് വരുന്ന ഒരു മറുപടിയാണ്. ആ ചിന്തയുടെ ആഴമെന്ന് പറയുന്നതിനാണ് മെറ്റ അവയർനെസ് എന്ന് പറയുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശീലിച്ചെടുക്കാവുന്ന ഒരു കാര്യമെന്നാണ് ഇവർ പറയുന്നത്. നിരന്തരം നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള സംഭാഷണത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റ അവയർനെസ് നമുക്ക് വർദ്ധിപ്പിക്കാവുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാളുമായിട്ട് ആർഗ്യുമെന്റ് ചെയ്യുക, വഴക്ക് കൂടുക, ബഹളം ഉണ്ടാക്കുക, യാതൊന്നിന്റെ ആവശ്യമില്ല. നല്ല റിലേഷൻഷിപ്പ് പോവാം. അപ്പൊ നോക്കുക, ഇത് പറഞ്ഞു, തന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്, എന്താണ് പ്രവൃത്തി ഇല്ല, ഇത്രയേ ഉള്ളൂ. അതിന് ഡിഫെൻസീവ് ഒന്നുമില്ല, അത് ഡിഫെൻസീവ് അല്ല, അതിനകത്തൊരു തർക്കമില്ല. കേൾക്കുന്നതാണ് ഇത് മനസ്സിലാക്കണം, ഈ ചോദ്യം ചോദിക്കുന്നതാണ് വിവരമുള്ള ആയിരിക്കണം, എന്നാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായ ഈ പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ ചോദ്യം ചോദിച്ചാലും അതുപോലെ ബോധമുണ്ടായിരിക്കുന്നു. ഇല്ലെങ്കിൽ ചോദിക്കും, എന്താ ഒന്നുകൂടെ പറഞ്ഞ, ഞാൻ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മളെടുത്താണ് പറയുക, നമ്മൾ എന്ത് പറയും, ഒരിക്കലും കൂടെ പറഞ്ഞു, എന്താ പറഞ്ഞു, മനസ്സിലാവത്തില്ല. മനസ്സിലാവുക, അപ്പൊ കേൾക്കുന്നയാളും അതുപോലെ ബോധമുള്ള ആളാണ്. ഇവിടെ ഒരാൾ ചെറുതാകുകയും വേറൊരാൾ വലുതാകുകയും ചെയ്യുന്ന അല്ല, നമ്മളങ്ങനെ ധരിച്ചിരിക്കും. മനസ്സിലാവും, അവിടെ ആ സംഭാഷണം അവിടെ നിൽക്കുകയാണ്. പിന്നെ ഒന്നുകൂടെ പറഞ്ഞു, എന്താണോ, ആരില്ല. മറുപടി പൂർണമായി, മനസ്സിലായോ, മറുപടി പൂർണമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദ്യം ചോദിച്ചാലും, പിന്നെ ചോദ്യം ചോദിച്ചാലും മനസ്സിലായി, ഉത്തരം പറഞ്ഞ ആളിനും മനസ്സിലായി, രണ്ടുപേർക്ക് കാര്യങ്ങൾ മനസ്സിലായി, ആ സംഭാഷണം അവിടെ തീർന്നു. പിന്നെ അതിനെ കുറിച്ചൊന്നും ചോദിക്കാനോ പറയാനോ ഇല്ല. ആ സമയം കളിയാക്കുന്നു തോന്നിയിരുന്നെങ്കിലോ അവസാനിക്കില്ല. ഇനി തന്നെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ വേണ്ടി ചോദിച്ചു എന്ന് തോന്നിയാലോ ഇല്ല. ഇനി തന്നെ അപമാനിക്കാൻ വേണ്ടി ചോദിച്ചു എന്ന് തോന്നിയാലോ ഈ ഉത്തരം വരില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ കേട്ടയാളിന് എന്നെ അപമാനിക്കാൻ വേണ്ടി ചോദിച്ചാണ്, എന്നെ കളിയാക്കാൻ വേണ്ടി ചോദിച്ചാണ്, എന്നെ എന്താണ് പഠിപ്പിക്കാൻ വേണ്ടി ചോദിച്ചാണെന്ന് ഒരു ചിന്ത ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനൊരു മറുപടി ഉണ്ടാവത്തില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു ധാരണ ഉള്ള ഒരാളാണ് എങ്കിൽ ഇങ്ങനെ ഒരു മറുപടി പറയാൻ പറ്റില്ല. അപ്പൊ ഇതെന്താണ്? അവയർനെസ്സിനും അപ്പുറത്തുള്ള അവയർനെസ്. താൻ തന്റെ മനോമണ്ഡലത്തെ കുറിച്ച് പൂർണമായ അവയർനെസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ എന്താണ് ഒരു പൂർണമായ മറുപടി പറയാൻ പറ്റും. ആ മറുപടിനകത്ത് എല്ലാം ഉണ്ട്. അതിനകത്ത് ആത്മീയതയുണ്ട്, യുക്തിയുണ്ട്, എന്നാ ചോദ്യത്തിന്റെ മറുപടിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോ ചോദ്യം ചോദിച്ചാലും ഇത് മനസ്സിലാവുന്നു. എന്താണ് ഇതാണ് ഇതിന്റെ സംഭവം. പിന്നെ അവിടെ സംഭാഷണത്തിന്റെ ആവശ്യമില്ല, അവിടെ നിന്നു. അത് ഇത്തരം ഒരു ചോദ്യവും ഇത്തരം മറുപടി ആകുമ്പോ ഇത് രണ്ടു കൂട്ടരും അതിന് പാകതയുള്ളവരാണെങ്കിൽ അവിടെ വെച്ച് അവരുടെ റിലേഷൻഷിപ്പ് തകരത്തില്ല, റിലേഷൻഷിപ്പിനെ അത് ബാധിക്കുന്നില്ല. ബാധിക്കുമോ? അവര് വീണ്ടും ചിരിച്ചുകൊണ്ട് തന്നെ സംഭാഷണം നടത്തും. അവരുടെ സൗഹാർദ്ദപരമായി തന്നെ അവർ വീണ്ടും സംഭാഷണം നടത്തുന്നതിന് തടസ്സമല്ല. രണ്ടു ഭാഗത്തും വേണം ഇത്. ചോദിക്കുന്ന ആള് മറുപടി ഉൾക്കൊള്ളാനുള്ള ആ മാനസിക നിലയുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ വീണ്ടും ചോദിക്കും, വീണ്ടും ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കും. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം, സാറിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വരുമ്പോ നമ്മളുടെ ആ മെറ്റ അവയർനെസ് മനസ്സിലാകും, അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം നമുക്ക് എന്ത് ചെയ്യാം? മൗനം പാലിക്കാം. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉത്തരം കിട്ടത്തില്ല, ഉത്തരം മുട്ടിപ്പോയി. എന്നുവെച്ചാൽ നമ്മുടെ അവയർനെസ് ശരിയല്ല. ശരിയല്ലെങ്കിൽ പിന്നെ എന്താണ് ജയിക്കാൻ വേണ്ടി മറുപടി പറയുന്നതിലും തന്നെ എന്താണ് മൗനം പറയുന്നത്? ഒന്നുകിൽ നമ്മുടെ അവയർനെസ്സിൽ നിന്ന് മറുപടി പറയുക, അല്ലെങ്കിൽ മൗനം പാലിക്കുക. രണ്ടായാലും നല്ലതാണ്. നമുക്ക് രണ്ടായാലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. ഒരിക്കലും എന്താണ് നമ്മൾ ആരോടാണോ നമ്മൾ ഇടപെടുന്ന ആ വ്യക്തിയുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് മുറിച്ചു കളയേണ്ട ആവശ്യം വരുന്നില്ല. ഒരു ഉദാഹരണം കൂടെ പറയാം. എന്താണ് മറ്റേ വാഗ്ബടാനന്ദൻ ചോദിച്ച്, എന്താണ് സ്വാമി എന്താ നാട്ടിലില്ലാന്ന് നടന്ന് കല്ല് കുഴിച്ചിടുകയാണോ മണ്ണിൽ? ഞാൻ മണ്ണിൽ കുഴിച്ചിടുന്നു. നമ്മുടെ അത് ചുമന്നുകൊണ്ടിരിക്കുകയല്ലേ കടുക്കൻ. ഇതേ മെറ്റ അവയർനെസ്സിലാണ്. പിന്നെ അവിടെ സംഭാഷണമില്ലല്ലോ, കാരണം ആളും വിവരമുള്ള ആളാണ്. അവര് വാഗ്ബടാനന്ദനും മോശക്കാരനല്ല. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോ കേട്ടിട്ടോ എന്ന് ഇയാൾ ആക്ഷേപിക്കുകയാണ്. എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഡിഫൻസീവായി സംസാരിക്കും, ഈ ഉത്തരം വരത്തില്ല. ഇത് ഉരുളക്കുപ്പേരിയല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഉരുളക്കുപ്പേരി വർത്തമാനം പറയുന്നതാണെങ്കിൽ എന്ത് സംഭവിക്കും? വീണ്ടും തർക്കം മുമ്പോട്ട് പോയി, സംഭാഷണം അവസാനിക്കും. നമ്മൾ ധരിച്ചിരിക്കുന്നത് ഉരുളക്കുപ്പേരി കൊടുത്തു എന്നുള്ളതാണ്, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അത് നിക്കത്തില്ല. രണ്ടുപേർക്കും പറയാനോ? തിരിച്ചും പറിച്ചു അതിന്റെ ഒരു ദാർഢികമായിട്ട് കുഴിച്ചിടുവാൻ സമ്മതിച്ചു ചുമന്നോണ്ടാണെന്ന് പറഞ്ഞു. അതായത് ഇപ്പോ കല്ല് മണ്ണിൽ കുഴിച്ചിടുന്നതേ അതൊരു മോശമായ കാര്യമാണ് എന്നാണെങ്കിൽ അതിനങ്ങനെ ഒരു കാരണം, അത് വലിയ അദ്വൈതിയാണ്. ഇപ്പൊ പ്രതിഷ്ഠയിൽ മുങ്ങിയിരിക്കുന്ന ആളല്ല. അപ്പൊ കല്ല് അങ്ങനെ തറയിൽ കുഴിച്ചിടുന്ന ഒരു മോശം കാര്യമാണെങ്കിൽ ഈ കല്ല് ഒരാൾ ചുമന്നുകൊണ്ട് കിടക്കുന്നത് അത് മോശമാണല്ലോ. ചെവിയിൽ വെച്ചിരിക്കുക, അതിന് വേറെ അർത്ഥം കൂടെ ഉണ്ട്, അവിടെ തീരുന്നില്ല. ഈ കല്ല് എടുത്തോണ്ട് വന്ന് കുഴിച്ചിടുന്ന ഈ പ്രവൃത്തി സന്യാസിക്ക് ചേർന്നതല്ല, മനസ്സിലായോ? സന്യാസമാണ് അവിടെ ചോദ്യം ചെയ്യുന്നത്. കാരണം സന്യാസി എന്ന് വെച്ചാൽ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചവനാണ്, മനസ്സിലായോ? ഇനി സന്യാസത്തിന് ഒരിക്കലും ചേർന്നല്ല ആടെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് നടക്കുന്നത്, മനസ്സിലായോ? വൈരക്കല്ലും അതൊക്കെ സന്യാസത്തിന് ചേരും. എവിടെ സന്യാസത്തിൽ എവിടെ പറഞ്ഞിരിക്കുന്നു വൈരക്കല്ല അണിയണമെന്ന്? എങ്ങനെ? അത് തന്നെ, സന്യാസത്തിന് വൈരക്കല്ല് പറഞ്ഞിട്ടില്ലല്ലോ. വാളയും എന്താണ് കമ്മലും വളയും അതൊക്കെ കേട്ടോണ്ട് നടക്കുന്ന സന്യാസം എന്ത് സന്യാസം? അതിനൊക്കെ കുഴപ്പമില്ല, അതിന് കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ സന്യാസം ഇതാണ്, ഞങ്ങളുടെ സന്യാസി ഇതൊക്കെ ഉപേക്ഷിക്കുന്ന സന്യാസം എന്ന് പറഞ്ഞിട്ട് ഇട്ടോണ്ട് നടക്കുന്ന നടത്താ പ്രശ്നം, മനസ്സിലായോ? അതായത് എല്ലാം സന്യാസം എന്താണ് ഉണ്ടാകുന്നത്? ഇപ്പൊ ഗുരുവിന്റെ സന്യാസം, ഇതാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. ഗുരുവിന്റെ സന്യാസം എന്ന് പറയുന്നതിന് കല്ല് കുഴിച്ചിടുന്നതും ഉണ്ട്. വാഗ്ബടാനന്ദന്റെ സന്യാസത്തിൽ കല്ല് വൈരം അണിയുന്നത് സന്യാസമാണെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇത് അവരവരുടെ സന്യാസമാണ്, മനസ്സിലായോ? രണ്ടു പേർ ഓരോരുത്തരുടെയും സന്യാസം വ്യത്യസ്തമാണ്. എല്ലാവരുടെയും സന്യാസം ഒരുപോലെ തന്നെ. അതൊക്കെ അവരവരുടെ ഇഷ്ടം, അതിനവിടെ സ്വാതന്ത്ര്യമുണ്ട്, മനസ്സിലായോ? വടക്കേ ഇന്ത്യയിൽ നിൽക്കുന്ന വലിയ സ്വർണ്ണ കിരീടമൊക്കെ വെച്ച് കിടക്കുന്ന സന്യാസിമാരുണ്ട്. എന്തുകൊണ്ട്? അത് അവരുടെ സന്യാസത്തിൽ അതുള്ളതാണ്. ഇപ്പൊ ഇതെന്റെ സന്യാസത്തിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അത് അസാന്മാർഗിക പ്രവൃത്തിയല്ലല്ലോ, ഇമ്മോറലായ ഒരു പ്രവൃത്തിയല്ലല്ലോ. സന്യാസത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊരു എന്താണ് ആധീനം കണ്ടിട്ടില്ലേ? സ്വർണത്തിന്റെ കിരീടം വെച്ചോണ്ടിരിക്കുന്നു, അതവിടെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതിലവിടെ അത് ഇമ്മോറലായ കാര്യമുണ്ട്. ചുമന്നുകൊണ്ട് നടക്കുക, സ്വർണം കെട്ടിയ രുദ്രാക്ഷവും വയ്ക്കുക. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇതൊന്നും ഒരു മോശം കാര്യമല്ല. കാരണം അതാ അനുവദിച്ചിട്ടുള്ളതാണെങ്കിൽ തെറ്റില്ല. അപ്പോ ഗുരുവിന്റെ സന്യാസത്തിൽ കല്ല് കുഴിച്ചിടുന്ന പരിപാടിയുണ്ട്, മറ്റേ ആളുടെ സന്യാസത്തിൽ കല്ല് ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട്. രണ്ടും ഒരുപോലെയാണ്, ഇതിലൊന്നും വ്യത്യാസമില്ല. ഇതാണ് കമ്മ്യൂണിക്കേഷൻ, മനസ്സിലായോ? ഗുരു പറഞ്ഞിട്ട് എത്രയോ കാലമായി, ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല എന്ന് വിചാരിച്ചു. ഗുരു പറഞ്ഞു വെറുതെ ആയിപ്പോയി. അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയും. അതുകൊണ്ട് രണ്ടുപേരും തമ്മിൽ തെറ്റിയോ? ഇല്ലല്ലോ, രണ്ടുപേരും തമ്മിൽ തെറ്റിയില്ല. സന്തോഷമായിട്ട് തന്നെ പിരിഞ്ഞു, കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞു. അപ്പൊ വാഗ്ബടാനന്ദ പോയി, ശരിയാണ്, എന്റെ സന്യാസി ഇങ്ങനെയുണ്ട്, ഗുരുവിന്റെ സന്യാസത്തി അങ്ങനെയുണ്ട്. അപ്പൊ സന്യാസം എന്തായിരിക്കണം അല്ല എന്ന് വിചാരിക്കുന്നത് ഇമ്മോറൽ ആകാൻ പാടില്ലെന്നേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചത് അവരവർ തീരുമാനിക്കുന്നതാണ്, മനസ്സിലായോ? മതി, ഒരുപാട് വാചകമുണ്ട്.